സൂത്ര 29 അധികരണ പ്രകടനം. ന ഭക്തരാത്മോപദേശാത് ഇതി ചേത് അധ്യാത്മസംബന്ധഭൂമാ ഹി അസ്മിൻ ഇന്ദ്രപ്രദർദ്ദന ആഖ്യായിക. ഇന്ദ്രൻ പറയുന്നു, പ്രാണോസ്മി, അഹം പ്രാണ അസ്മി, ഞാൻ പ്രാണനാണ്. പ്രജ്ഞാത്മാ, ഇതിനെക്കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഇവിടെ പ്രാണൻ എന്ന് പറയുന്നത് എന്താണ്? സാധാരണ പറയുന്ന പ്രാണനാണോ, അതോ ദേവതയാണോ, അതോ ജീവനാണോ? പ്രാണൻ എന്നുള്ള ശബ്ദം കൊണ്ട് ഈ പല അർത്ഥങ്ങളും എടുക്കാം. കാരണം തുടർന്നു വരുന്ന ഭാഗങ്ങളിലും ഈ അർത്ഥങ്ങൾ കിട്ടത്തക്ക രീതിയിലുള്ള പല ശബ്ദങ്ങളും പ്രയോഗിക്കുന്നു. അതോ പരബ്രഹ്മമാണ്. അവിടെ ഒന്ന് പ്രാണൻ എന്ന് പറയുന്നത് കൊണ്ട് ജീവനെ എടുക്കാൻ പാടില്ല, ദേവത എന്നുള്ള അർത്ഥം സ്വീകരിക്കാൻ പാടില്ല. പ്രാണൻ, പഞ്ചപ്രതി ആയ പ്രാണൻ അതെടുക്കാൻ പാടില്ല. പിന്നെന്താണ്? പരബ്രഹ്മമാണ് എന്നുള്ള അർത്ഥത്തെ സ്വീകരിക്കുന്നു. ശ്രുതിയുടെ പ്രാണശബ്ദം ഇന്നർത്ഥമല്ല, ഇന്നർത്ഥമല്ല എന്ന് പറഞ്ഞ് ഓരോ അർത്ഥങ്ങളെയും നിഷേധിച്ച് അവിടെ തത്വമാണ്, പരമമായ തത്വമാണ് എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇവിടെ. ഇവിടെ എല്ലാ സ്ഥലത്തും ഈ ശബ്ദത്തിന്റെ അർത്ഥം ഇന്നതല്ല, ഇന്നതല്ല, ഇതുകൊണ്ട് ഇന്നതാണ് ഗ്രഹിക്കേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ്? ഇവിടെ അവസാനമായി പറയുന്നത് പരബ്രഹ്മത്തെയാണ്. പ്രാണൻ, പ്രജ്ഞാത്മാ എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്. അപ്പോൾ ആ പരബ്രഹ്മത്തെ ബോധിക്കുന്നതിന് പരബ്രഹ്മത്തെ ബോധിക്കുമ്പോൾ അതിനെ പ്രാണനായി ബോധിക്കാൻ പാടില്ല, അതിനെ ജീവനായി ബോധിക്കാൻ പാടില്ല, ദേവതയായി ബോധിക്കാൻ പാടില്ല. ഇതിൽ നിന്നെല്ലാം വേറിട്ട ഒരു തത്വമായിട്ട് എന്നും ബോധിക്കണം എന്നുള്ളതാണ് അവിടെ ശരിക്കും ഇത്തരം ചർച്ചകളിലൂടെ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ബ്രഹ്മത്തെ എന്താണെന്ന് നേരിട്ട് ബോധിപ്പിക്കുമ്പോൾ വളരെ നാനാ വിഷയങ്ങളുടെ ഗ്രഹണം കൊണ്ട് കലുഷിതമായിരിക്കുന്ന മനസ്സിന് അങ്ങനെ നേരിട്ട് ബോധിപ്പിച്ചാൽ ബോധിക്കാൻ കഴിയത്തില്ല. കാരണം മനസ്സിന്റെ സ്വഭാവമാണ് എന്താണ്, അത് സദാ വിഷയഗ്രാഹിയാണ്, പലതരത്തിലുള്ള വിഷയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കും, പലതരത്തിലുള്ള വികാര വിചാരങ്ങൾക്ക് അധീനമായി കൊണ്ടിരിക്കുന്നു. ആ ഒരു മനസ്സിനെ നേരിട്ട് ഈ തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ മനസ്സിനതിനെ ബോധ്യപ്പെടാൻ പ്രയാസമുണ്ട്. ഇനി ഒരാൾ പറയാണ് ശരി, ഇനി ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ശരി ഞാൻ ബ്രഹ്മമാണ് ബോധിച്ചു എന്നൊരാൾ പറയുകയാണ്, ബ്രഹ്മം എന്ന് ബോധിപ്പിച്ചു ഞാൻ ബോധിച്ചു, കാര്യം എളുപ്പമായി. പക്ഷെ അതിന് വരുന്നൊരു അപകടം എന്താണ്, അയാൾ ബോധിച്ചിരിക്കുന്നത് അയാളുടെ ബോധ്യപ്പെടൽ ചിലപ്പോൾ ഒരു ഭ്രാന്തിയായി പോകാം. സാധാരണ അങ്ങനെയാണ് സംഭവിക്കുന്നത്, കൂടുതലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇന്നിപ്പോ എന്നോട് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ കേട്ട് എനിക്കെല്ലാം ബോധിച്ചു. അടുത്ത ദിവസം കേൾക്കുമ്പോൾ എനിക്ക് സ്വയം തോന്നുന്നു അങ്ങനെയാണോ പറഞ്ഞത്, ഞാൻ ഇന്നലെ ധരിച്ച അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ എനിക്ക് സ്വയം തന്നെ എന്നെ തിരുത്തേണ്ടി വരുന്നു. എന്തുകൊണ്ട് ഇന്നലെ എനിക്കുണ്ടായത് വളരെ നിശ്ചയാത്മകമായ ബോധമായിരുന്നെങ്കിലും അതിനെനിക്ക് തിരുത്തേണ്ടി വന്നു. എന്തുകൊണ്ടത് നിശ്ചയാത്മകമായ ഭ്രാന്തിയാണ്. ഈ തത്വോപദേശത്തിൽ ശ്രോതാക്കൾക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഭ്രാന്തി എന്ന് പറയുന്നത്. ഉപദേഷ്ടാവ് തത്വത്തെയാണ് ഉപദേശിക്കുന്നത്, പക്ഷെ ശ്രോതാവ് തത്വമല്ലാത്തതിനെയും തത്വമെന്ന് ധരിക്കും. അതാണ് നമ്മൾക്ക് തത്വം ശ്രവിക്കുന്നതിനനുസരിച്ച് പറയുന്നു. അപ്പൊ ഇത് കൂടുതൽ വ്യക്തമാകുന്നു, മുമ്പ് കേട്ടതുപോലെ തന്നെ ഇപ്പൊ കൂടുതൽ വ്യക്തമാകുന്നു. പക്ഷെ ഓരോ സമയം കേട്ടപ്പോഴും നമുക്കത് വ്യക്തം തന്നെയായിരുന്നു, എന്നാലും വീണ്ടും പറയേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസത്തേക്കാൾ ഇന്ന് കൂടുതൽ വ്യക്തതയുണ്ട്, ഇന്നത്തേക്കാൾ കൂടുതൽ വ്യക്തതയുണ്ടെന്നാണ്. ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല, ചിലർ പറയുന്നു എനിക്ക് യാതൊരു സംശയവുമില്ല, ഞാൻ പൂർണ്ണമായും ഇത് ഗ്രഹിച്ചിരിക്കുകയാണ്, എന്താണോ തത്വം എന്നെ ഉപദേശിച്ചത് അത് ഞാൻ ശരിക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഒരാൾ അങ്ങനെ അവകാശപ്പെടുന്നത് കൊണ്ട് അയാൾക്ക് തത്വത്തെ ബോധിച്ചു എന്ന് വരില്ല, കാരണം അതും ഭ്രാന്തിയായിരിക്കാം. അപ്പോ താൻ ഭ്രാന്തിയിൽ നിന്ന് മുക്തനായോ എന്നറിയണമെങ്കിൽ കൂടുതൽ വിചാരം ആവശ്യമാണ്, ആവർത്തിച്ചുള്ള വിചാരം കൊണ്ട് ബോധ്യപ്പെടണം. എന്ന് വെച്ചാൽ തൻ്റെ ആ വ്യക്തത നിരതിശയമായിരിക്കും, ഏറ്റക്കുറച്ചിലുണ്ടാകും. ഇന്നലെ എനിക്ക് വ്യക്തമായി, ഇന്ന് കുറച്ചുകൂടി വ്യക്തമായി, നാളെ കുറച്ചുകൂടി വ്യക്തമായി, അങ്ങനെ ഈ പോക്കിനൊരു അവസാനം പറഞ്ഞു. എന്നാൽ അതിനുള്ള അപകടം ഒഴിവാക്കുകയും വേണം. എന്താണത്? വിപരീത ബുദ്ധിയായിരിക്കുകയും ചെയ്യുന്നത്. അതൊരു ഭ്രാന്തി ആയിരിക്കാനും പാടില്ല. അതുകൊണ്ടിവിടെ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വിചാരം മുമ്പോട്ട് പോകുന്നത്, ഇത് ഇതിനെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ ചെറിയൊരു വെളിച്ചത്തെ ഉണ്ടാക്കാൻ. ഇനി ഇതിനെക്കുറിച്ച് കുറെ ധാരണയുള്ളവർക്കാണെങ്കിലോ അവരുടെ വിപരീത ബുദ്ധി ഇല്ലാതാക്കാൻ, ഭ്രാന്തി ഇല്ലാതാക്കാൻ. ഇനി അതിൻ്റെ വ്യക്തമായ ധാരണ ഉള്ളവരെ സംബന്ധിച്ചാണെങ്കിലോ ശരിയായ ധാരണ തന്നെയാണ് ഒരാൾക്കുണ്ടായിരിക്കുന്നത്. അവിടെ ഏതെങ്കിലും വിപരീത ബുദ്ധിയുടെ സംഭാവ്യതയെ നിരാകരിക്കാൻ വേണ്ടി. അപ്പൊ ആരെ സംബന്ധിച്ചാലും ശരി, ഈ വിചാരം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റിയൊരു കാര്യമില്ല. എന്നാണ് തത്വ നിർണയത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിൽ അങ്ങനെ ഒരു ദൃഢതയുണ്ടായിരിക്കണം. എത്ര കാലം ആവർത്തിച്ച് വിചാരം ചെയ്താലും തൻ്റെ തത്വനിഷ്ഠയ്ക്ക് ഒരു ഇളക്കം സംഭവിക്കരുത്. പിന്നീട് അയാൾ പറയുന്നത് എന്താണോ, ആ എനിക്കിപ്പോൾ ഇത് കൂടുതൽ വ്യക്തമായി, ഇന്നലെ ഞാൻ ധരിച്ചതല്ല, ഇന്ന് ഞാൻ ധരിക്കുന്നത്, ഈ ഒരു പോക്കിനൊരു അവസാനം ഉണ്ടാവും. അതിൽ സാധാരണ ഭ്രാന്തി വരുന്നത് എവിടെയാണ്? ആ ഭ്രാന്തിയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഭാഷകാരൻ പറയുന്നത് പ്രാണശബ്ദത്തിന്റെ അർത്ഥം ജീവനല്ല, പ്രാണനല്ല, ദേവതാത്മാവല്ല, അത് ബ്രഹ്മമാണ്. ഇവിടെ ഭ്രാന്തി എവിടെയാണ് ശ്രോതാവിന് സംഭവിക്കുന്നത്? ചിലപ്പോൾ ഈ ജീവഭാവത്തിൽ ഇതിന് തന്നെ ധരിക്കും ബ്രഹ്മമാണ്, അതിൽ തന്നെ സൂക്ഷ്മമായിരിക്കുന്ന പ്രാണധർമ്മത്തെ അതിനെ ബ്രഹ്മവും ധരിക്കും. അല്ല, ഇനി അതീന്ദ്രിയമായിരിക്കുന്ന ദേവതാഭാവങ്ങളെ അതിനെ ബ്രഹ്മവും ധരിക്കും. ഇതെല്ലാം അല്ല എന്ന് ബോധിക്കണം. ഇതിലെല്ലാം ആണെന്നുള്ള ബുദ്ധി വരാം. വിചാരം പോകുന്നത് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ്. അങ്ങനെ സ്ഥൂലമായതിനെല്ലാം നിഷേധിക്കുമ്പോൾ സൂക്ഷ്മമായതിൽ ഇതാണ് സത്യം, ഇതാണ് ബ്രഹ്മം എന്നുള്ള ധാരണ വരാം. അപ്പൊ അതിനെല്ലാം നിഷേധിക്കുന്നു. ഈ നിഷേധമോ ബ്രഹ്മബോധം അല്ലെങ്കിൽ പരമാർത്ഥ ബോധം എന്ന് പറയുന്നത് നിഷേധാത്മകമല്ല, പക്ഷേ ഓരോന്നിനെയും നിഷേധിക്കുന്നു. അപ്പോൾ ആ നിഷേധം ഏതിനു വേണ്ടി? നമ്മുടെ ഭ്രാന്തിയെ മാറ്റാൻ വേണ്ടി. ആ ബോധം ഏത് തരത്തിലാണ് വരേണ്ടത്? ഇവിടെ നിഷേധമൊന്നും വരാൻ പാടില്ല. എന്നാണ് പറയുന്നത് സർവാത്മഭാവം. ആ സർവാത്മഭാവം എന്ന് പറയുന്നതാണ് ഇവിടെ ഉപദേശിക്കുന്ന ശരിയായ ബോധം. അത് തത്വമസി എന്ന് പറഞ്ഞാലും അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാലും. അപ്പൊ ആ ഭാഗത്താണ് വ്യക്തത വരേണ്ടത്. സർവാത്മഭാവം എന്ന് വെച്ചാൽ എന്താ? ആ തത്വത്തെ സർവസ്വരൂപമായി ഗ്രഹിക്കുക. അപ്പൊ സർവം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ തനിക്ക് തൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ, തൻ്റെ മനസ്സിന് എന്തൊക്കെ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ, എന്തായി ഈ വിജ്ഞാനാത്മാവായി, അല്ലെങ്കിൽ പ്രാണനായി, ഇവിടെ പറയുന്ന പോലെ വക്താവായി, അല്ലെങ്കിൽ ദേവതാരൂപത്തിൽ, അങ്ങനെ ഇവിടെ പറയുന്നുള്ള പ്രജ്ഞാത്മ. അപ്പോൾ ഇതിനെ എല്ലാം ധരിക്കുന്നിടത്ത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ശരിയായ ധാരണ വരുന്നതോടൊപ്പം തന്നെ വിഭ്രാന്തികളും കടന്നു കൂടും. അതെന്താണ് നമ്മൾ തിരിച്ചറിയത്തില്ല. അത് ഈ പറയുന്ന സർവാത്മബോധത്തെ സംബന്ധിച്ചായാലും അതിൻ്റെ ഫലമായി പറയുന്ന കൃതകൃത്യതയെ സംബന്ധിച്ചായാലും എല്ലാം ഭ്രാന്തി സംഭവിക്കാം. തത്വത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്നിടത്ത് ഈ ഭ്രാന്തി മാറുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിനുവേണ്ടി തന്നെ ഓരോന്നിനെ നിഷേധിക്കുന്നു, ഇതല്ല ഇതല്ല എന്ന് പറയുന്നു. നിഷേധാത്മകമായി ഗ്രഹിച്ചാൽ പോരാ, കാരണം ഇത് സത്താണ്, ജ്ഞാനമാണ്. ഇതിനെ ഭാവാത്മകമായി തന്നെ ഗ്രഹിക്കണം. അതിനുവേണ്ടി പറയുന്നത് എന്താണ്? ആത്യന്തികമായ ജ്ഞാനം അതെങ്ങനെയായിരിക്കണം? സർവാത്മജ്ഞാനമായിരിക്കണം. ഇതിനെ സർവസ്വരൂപമായി ഗ്രഹിക്കണം. സർവസ്വരൂപം എന്ന് പറയുമ്പോൾ ആ ജ്ഞാനത്തിൽ ഭ്രാന്തിക്ക് പിന്നെ നിലയില്ല. അവിടെ ഒരു തരത്തിലുള്ള വിഭ്രാന്തിക്കും തന്റെ മനസ്സ് അടിമപ്പെടുത്തുന്നു. എന്തൊക്കെ അറിയുന്നുണ്ടോ, താനായും പ്രപഞ്ചമായും സൂക്ഷ്മമായും സ്ഥൂലമായും ഇന്ദ്രിയ വിഷയമായും അതീന്ദ്രിയമായും, അല്ലെങ്കിൽ ഈ വ്യവഹാരത്തിൽ തന്നെ നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് തന്നെ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് സത്ത് ചിത്ത ആനന്ദ അനുഭവങ്ങളുണ്ട്. ഇവിടെ ഈ സർവത്തിൻ്റെയും വാസ്തവ സ്വരൂപമായി അതാണ് പരമാത്മതത്വം എന്നറിയണം. ആ അറിവ് നിശ്ചിന്തമായിരിക്കണം, ആ അറിവ് ഭ്രാന്തിരഹിതമായിരിക്കണം, ആ അറിവ് വികല്പരഹിതമായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് വിചാരം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ഒരാൾക്ക് എവിടെ നിന്നുകൊണ്ട് ശരി, ആ എനിക്കെന്താണെന്ന് ബോധ്യപ്പെട്ടു എന്നൊരു ഭ്രാന്തി വരാം. ആ ഞാൻ കൃതകൃത്യനായി, ഞാൻ എല്ലാത്തിൽ നിന്നും മുക്തനായിരിക്കുന്നു, എന്നിൽ ഇനി ഒന്നുമില്ല, എന്നിൽ കർമ്മങ്ങളില്ല, എനിക്ക് ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. ഇത്തരത്തിലുള്ള മിഥ്യാകൃതകൃത്യതയിലും എത്തിച്ചേരും. അതുവരെ തത്വബോധത്തിലും ഭ്രാന്തി വരാം, തത്വബോധത്തിന്റെ ഫലത്തിലും ഭ്രാന്തി വരാം, കൃതകൃത്യതയിലും ഭ്രാന്തി വരാം. ഞാൻ കൃതകൃത്യനായി, എനിക്കിനൊന്നും ചെയ്യാനില്ല. പക്ഷെ അത് തിരിച്ചറിയണ്ടേ? തിരിച്ചറിയണമെങ്കിൽ അതിനെ വീണ്ടും അതിനെ വിചാരത്തിന് വിഷയമാക്കണം. അതാണ് പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്യുന്ന സ്തൂണാഖനന്യായം എന്ന് പറയുന്നത്. അതിനെ വീണ്ടും ഇളക്കിയിട്ട് ഉറപ്പിക്കുക. ശരിക്കും ഇളക്കാൻ കഴിയാത്ത രീതിയിൽ എത്തുന്നതുവരെ ഇളക്കിയിട്ട് ഉറപ്പിക്കുക. തുണ ഉറപ്പിക്കുന്ന അങ്ങനെയാണ്. ഒരു സമയത്ത് അത് ഇളക്കാൻ കഴിയില്ല, അതുവരെ അത് ഇളക്കിയിട്ട് ഉറപ്പിച്ചുകൊണ്ട്. അതുപോലെ മനസ്സിന് പിന്നീടൊരു ഭ്രാന്തി അവശേഷിക്കാത്ത തരത്തിൽ, അല്ല തന്റെ കൃതകൃത്യത ഭ്രാന്തിയല്ല എന്ന് ശരിക്കും ബോധ്യപ്പെടത്തക്ക രീതിയിൽ ആ വിചാരം എത്തിച്ചേരും. അവിടെ തത്വജ്ഞാനത്തിലോ തത്വജ്ഞാന ഫലമായ കൃതാർത്ഥതയിലോ കൃതകൃത്യതയിലോ ഒരാൾക്ക് ഭ്രാന്തി അവശേഷിക്കില്ല. ഇതിങ്ങനെ ഏറ്റക്കുറച്ചിലുള്ളതാണ്. അപ്പോൾ വിചാരത്തിൻ്റെ മാർഗത്തിൽ പോയി കഴിഞ്ഞാൽ അത് സാധിശയമാണ്. കാരണം ഇന്നൊരുറപ്പ് വരുന്നു, നാളെ അത് മാറിപ്പോകുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിനൊരവസാനം ഉണ്ടാകുമോ? എന്നും ഇതിങ്ങനെ തന്നെ തുടരുമോ? ഈ തൂണൊരിക്കലും ഉറക്കാതെ വരുമോ എന്നത് ഈ തത്വത്തെ സംബന്ധിച്ച് സംശയിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇവിടെ വിഷയങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അത് ശരിയാ. ഒരു വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം തനിക്ക് മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കാം, ചിലപ്പോൾ അതിൽ വ്യക്തത വരാം, വീണ്ടും അവ്യക്തതയിലേക്ക് പോകാം. ഇതങ്ങനെയല്ല. ഇതിവിടെ ഉപദേശിക്കുന്നത് തന്റെ സ്വരൂപത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സർവസ്വരൂപത്തെക്കുറിച്ച് ഉള്ള ബോധമായതുകൊണ്ട് ഇതിനൊരു അവസാനമുണ്ട്. അവസാനം എന്ന് പറയുമ്പോൾ ഇത്തരം വിഭ്രാന്തികളിൽ നിന്നും സംശയങ്ങളിൽ നിന്നുമെല്ലാം മുക്തമായിരിക്കുന്ന ജ്ഞാനത്തിന്റെ നിലയുണ്ട്. കാരണം അത് അതിൻ്റെ തന്നെ സ്വരൂപമാണ്. അപ്പോൾ അതിൽ വെളിച്ചത്തെ കണ്ടെത്തുന്നതുവരെ ഇരുട്ട് പലതരത്തിലും വരാം. കുറ്റിരുട്ട് വരാം, മങ്ങിയിരുട്ട് വരാം, നെഴല് വരാം. പക്ഷെ ശരിയായ വെളിച്ചത്തെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുട്ടിനെ ആശങ്കിക്കേണ്ട കാര്യമില്ല. അവിടെ പിന്നെ വെളിച്ചം മാത്രം. പക്ഷെ അതുവരെ കണ്ണിന് ചികിത്സ ആവശ്യമാണ്. കാരണം കണ്ണിന് ഒരു ദോഷമുള്ളത് കൊണ്ടാണ് ശരിക്ക് വെളിച്ചത്ത് കാണാൻ പറ്റാത്തതെന്ന്. കണ്ണിൻ്റെ ദോഷത്തെ മാറ്റുന്നതിന് ചികിത്സകൾ ചെയ്തു. ദോഷം മാറുന്നതിനനുസരിച്ച് വെളിച്ചം തെളിഞ്ഞു വന്നു. ഒടുവിലെല്ലാ ഇരളും മാറി കണ്ണിന് പൂർണ്ണമായ കാഴ്ചശക്തി കിട്ടുന്നു. പറയുന്നു എന്താണ് ഇത്? പൂർണ്ണമായ വെളിച്ചമാണ്. വെളിച്ചത്തിന്റെ സ്വരൂപത്തിന് മാറ്റം വരത്തില്ല. നേരത്തെ മാറിക്കൊണ്ടിരുന്നതെല്ലാം എന്താണ്? ഇരുളിന്റെ സ്വരൂപമാണ്. വെളിച്ചത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? അത് ഏകരൂപമാണ്. തത്വത്തിന്റെ പ്രകാശം, തത്വബോധം എന്ന് പറയുന്ന ഏകരൂപമാണ്. അതിന് മാറ്റം വരത്തില്ല. പക്ഷെ അവിടെ എത്തിപ്പെടുന്നത് വരെ ആ തത്വത്തിന്റെ പ്രകാശം പൂർണ്ണരൂപത്തിൽ പ്രകാശിക്കുന്നത് വരെ വിചാരം ആവശ്യമാണ്. അത് സംശയാദി ദോഷരഹിതമായിരിക്കും. അത് വെളിച്ചം പോലെ ഏക സ്വഭാവമുള്ളതായിരിക്കും. പക്ഷെ അതിനെന്ത് വേണം? ഈ കണ്ണിന്റെ ചികിത്സ പൂർണ്ണമാകണം. അതിലെ ദോഷങ്ങളെല്ലാം മാറ്റി മാറ്റി അതിനെ ശരിക്കും കാഴ്ചയ്ക്ക് യോഗ്യമുള്ളതാക്കി മാറ്റണം. അതാണ് ഈ മനസ്സിന്റെ വികല്പാദി ദോഷങ്ങളെ മാറ്റി വിചാരം ആ പൂർണ്ണമായ ജ്ഞാനനിലയിൽ ഒരു ശ്രോതാവിനെ കൊണ്ടെത്തിക്കുന്നു. അതുകൊണ്ടിവിടെ ഈ പറയുന്നത് ഒരു ശബ്ദത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആ ശബ്ദത്തിന്റെ അർത്ഥം ഇന്നതാണെന്ന് നിർണയിക്കുന്നതായി മാത്രം നമ്മൾ എടുക്കരുത്. മറിച്ച് ആ തത്വം എന്തല്ല എന്നുള്ള വിചാരമാണ് ഇവിടെ മുഖ്യമായും നടക്കുന്നത്. ഇപ്പോൾ ചിലടത്ത് അങ്ങനെ ചോദ്യം വരുന്നു, ഒരു ശബ്ദത്തിന്റെ അർത്ഥത്തെ നിർണയിക്കുന്നതിലൂടെ ഈ ശബ്ദത്തിന്റെ അർത്ഥം ഇന്നതല്ല ഇന്നതല്ല ഇങ്ങനെ പറയുന്നതിലൂടെ എങ്ങനെയാണ് തത്വത്തിൽ നിർണയം ഉണ്ടാവുന്നത്, നിശ്ചയം ഉണ്ടാവുന്നത്? വാസ്തവത്തിലുള്ളത് ശബ്ദാർത്ഥ നിർണയമല്ല. നിർണയം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ തന്നെയുണ്ട്. പല വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് നിശ്ചയാത്മകമായ ജ്ഞാനമുണ്ട്. ബ്രഹ്മത്തെക്കുറിച്ചും അങ്ങനെ ചില ധാരണകളുണ്ട്. അപ്പൊ ശബ്ദത്തിന്റെ അർത്ഥത്തെ നിർണയിക്കുകയല്ല, നമ്മുടെ ധാരണകൾ തിരുത്തുകയാണ്. തത്വമായി എന്തിനെയാണ് താൻ ഭ്രമിച്ചിരിക്കുന്നത്? ദേവതാരൂപത്തെയാണോ, പ്രാണനെയാണോ, ജീവനെയാണോ? ആ ഭ്രാന്തികളെ മാറ്റുകയാണ്. അതാണ് ഇവിടെ വിചാരം ചെയ്യുന്നത്. അപ്പോൾ ഇന്നതല്ല ഇന്നതല്ല എന്ന് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു? ഇന്നതാണ് താൻ ധരിച്ചിരുന്നു. അങ്ങനെ നിഷേധിച്ച് നിഷേധിച്ച് എവിടെ കൊണ്ടെത്തിക്കുന്നു? ആ തത്വം ഇതൊന്നിനും നിഷേധിക്കാൻ വയ്യാത്ത രീതിയിൽ സർവസ്വരൂപമാണെന്ന് ബോധിപ്പിക്കും. പിന്നെ അവിടെ ഒന്നിനെയും നിഷേധിക്കാനില്ല. നിഷേധം ഒരു തുടക്കം മാത്രമാണ്. എന്തിനാണോ നിഷേധിക്കുന്നതും അതും ആ തത്വം തന്നെയാണ് എന്ന് മനസ്സിലാവും. പിന്നെ എന്തിനാണ് നിഷേധിക്കുന്നത്? പക്ഷെ ആ നിഷേധം കൂടാതെ കഴിയത്തുമില്ല. ഈ പ്രാണനായിരിക്കുന്നതും ജീവനായിരിക്കുന്നതും ദേവതാത്മാവായിരിക്കുന്നതും ഈ പരമാർത്ഥ തത്വം തന്നെയാണ്, അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് എന്നുള്ള ഒരു ബോധ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാം നിഷേധിക്കുന്നു. ഫലത്തിലൊന്നു തന്നെ, പക്ഷേ ആ ഒരു നിഷേധത്തിലൂടെ മാത്രമേ തനിക്ക് എവിടെയാണ് ഭ്രാന്തി സംഭവിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റൂ. ഭ്രാന്തിയെ തിരിച്ചറിയാത്തിടത്തോളം കാലം താൻ മൂഢമായ കൃതാർത്ഥതയിലും ഭ്രാന്തി രൂപത്തിലുള്ള ജ്ഞാനത്തിലും വെറുതെ അഭിമാനിച്ചു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ കഴിഞ്ഞ സൂത്രത്തിൽ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു. എന്താ അവിടെ എന്താ പറഞ്ഞത്? തസ്മാത് പ്രാണോ ബ്രഹ്മം. അത് പറഞ്ഞു. ഇവിടെ ഇന്ദ്രൻ പ്രാണോസ്മി എന്ന് പ്രാണൻ എന്നുള്ള ശബ്ദം കൊണ്ട് പറഞ്ഞത് ബ്രഹ്മത്തെ തന്നെയാണ് എന്ന് പറഞ്ഞു. എന്നാ പിന്നെ അവിടെ നിർത്തിയാ പോരെ പോരെ വീണ്ടും പ്രയോജന വക്തുരാത്മോപദേശ ഇത് ചെയ്ത് അധ്യാത്മസംബന്ധ ഭൂമാഹി അസ്മിൻ യദുക്തം പ്രാണോ ബ്രഹ്മേതി തദാക്ഷിപ്യതേ. പ്രാണനാണ് ബ്രഹ്മമെന്ന് പറഞ്ഞു. ഈ പ്രാണനായ ബ്രഹ്മമെന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല. ഏതാണോ പ്രാണനായിരിക്കുന്നത് അത് ബ്രഹ്മം തന്നെയാണ്. അങ്ങനെ പറഞ്ഞാലും ഇത് ശരിയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ എന്താ അവിടെ വ്യക്തമാകുന്നു? പ്രാണന്റെ സ്വരൂപമായിരിക്കുന്നതും അതും ബ്രഹ്മം തന്നെയാണ്. ആ പറയുന്നതിൽ ഒരു പരമാർത്ഥമുണ്ട്, പ്രാണൻ ബ്രഹ്മം എന്ന് പറയുന്നതിന്. പക്ഷെ അവിടെ ചെറിയൊരു ഭ്രാന്തി സംഭവിച്ചിരിക്കുന്നു. ചെറു മുമ്പ് പറഞ്ഞതുപോലെ ഈ ശരീരത്തെ ഉത്ഥാപനം ചെയ്യുന്ന നിലനിർത്തി ഇതിനെ കൊണ്ട് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യിപ്പിക്കുന്ന നമ്മുടെ ഭാഷയിൽ പറഞ്ഞാലോ ഊർജ പ്രവാഹ രൂപത്തിലിരിക്കുന്ന ഈ പ്രാണൻ ഇതാണ് ബ്രഹ്മം എന്ന് ഭ്രമിച്ചു പോകുന്നു. അവിടെ നിന്ന് മാറ്റണം. അതല്ല, നമുക്ക് അനുഭവവേദ്യമായിരിക്കുന്ന പ്രാണാപാന ഉദാന സമാന വേന രൂപത്തിൽ ഈ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശക്തി വിശേഷം അതാണ് ബ്രഹ്മം. അതെന്താ അങ്ങനെ പറയുന്ന? ആ പ്രാണനെ ബ്രഹ്മമെന്ന് കരുതി ആ പ്രാണനെ തന്നെ ഉപാസിക്കുന്നവരുണ്ട്, പ്രാണ ഉപാസകന്മാർ. ഇവിടെ പ്രാണ ഉപാസകനാകാൻ പാടില്ല. ഇവിടെയും പറയും, ചിലടത്ത് പ്രാണ ഉപാസനയെ കുറിച്ച് പറയും. അവിടെ പ്രാണനെ ഉപാസിക്കുന്നു എന്തിനു വേണ്ടി? പ്രാണനെ പ്രാണനാണ് തത്വം എന്ന് ധരിക്കാൻ വേണ്ടിയിട്ടല്ല. പ്രാണനാധാരമായിരിക്കുന്ന തത്വം ഏതെന്നറിയാൻ വേണ്ടിയിട്ടാണ്. പ്രാണസ്യ പ്രാണം എന്ന് പറയും, പ്രാണന്റെ പ്രാണൻ ഏതാണ്? അതിനാണ് ഇവിടെ വിചാരം വേണ്ടി വരുന്നത്. ആണ് യദുത്വം പ്രാണോ ബ്രഹ്മേതി തദാക്ഷിപ്യതേ. എന്ന പരം ബ്രഹ്മ പ്രാണശബ്ദം പറയുന്നു. പരം ബ്രഹ്മം പ്രാണനല്ല, പ്രാണശബ്ദം കൊണ്ട് പറഞ്ഞതല്ല. കസ്മത് എന്തുകൊണ്ട്? ഭക്തുരാത്മോപദേശ ഭക്തഹി ഇന്ദ്രോ നാമ കശ്ചിത് വിഗ്രഹവാൻ ദേവത വിശേഷ സും ആത്മാനം പ്രദർദനായ ആചക്ഷതേ മാമേവ വിജാനാഹി ഇതി വക്രമ്യ പ്രാണോസ്മി പ്രജ്ഞാത്മാ ഇതി അഹങ്കാരവാദേന സയേഷ വക്തിർ ആത്മത്വേന ഉപദിശ്യമാനഃ പ്രാണഃ കഥം ബ്രഹ്മ സ്യാത്. മുമ്പ് പറഞ്ഞു, തസ്മാത് പ്രാണോ ബ്രഹ്മ, പ്രാണൻ ബ്രഹ്മം തന്നെയാണെന്ന് പറഞ്ഞു. പറയുന്നു, പ്രാണൻ ഒരിക്കലും ബ്രഹ്മമാകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഭക്തരാത്മ ഉപദേശ ഭക്താവിന്റെ, ഭക്താവിയുടെ ഇന്ദ്രനാണ്, ഇന്ദ്രന്റെ സ്വരൂപമായി അതിനെ നിർദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ട്. ഭക്ത ഇന്ദ്രോ നാമ വക്താവെന്ന് പറഞ്ഞു ഇന്ദ്രനാണ്. കശ്ചിത് വിഗ്രഹവാൻ ദേവത വിശേഷ, വിഗ്രഹമുള്ള ശരീരമുള്ള ദേവതയാണ്. അപ്പൊ ഇന്ദ്രൻ എന്ന് പറയുന്നത് വജ്രഹസ്ത പുരന്ദര എന്നും മറ്റും പറഞ്ഞിരിക്കുന്നുണ്ട്. ശരീരമുള്ള ദേവതാ വിശേഷം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ശരീരം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഉള്ള സ്ഥൂല ശരീരമല്ല, സ്വർഗലോകത്തും മറ്റും ജീവിക്കാൻ പറ്റിയ ശരീരം. പക്ഷെ അതും വിഗ്രഹമാണ്, ശരീരമാണ്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ രൂപം, ശരീരം എന്നുള്ള. അപ്പൊ ശരീരത്തോടുകൂടിയ ദേവതാ വിശേഷമാണ്. വൈദികന്മാരെ തന്നെ എല്ലാവരും ഇത് അംഗീകരിക്കുന്നില്ല. ചെല് പറയുന്നത് ദേവതകൾ കേവലം മന്ത്രരൂപങ്ങളാണ്. മന്ത്രാത്മകമാണ്, കാരണം ഇന്ദ്രൻ എന്ന് പറയുന്ന ശബ്ദം വരുന്നു. ഇന്ദ്ര ശബ്ദം എന്ന് പറയുന്നതിനാണ് മന്ത്രം എന്ന് പറയുന്നത്. ആ മന്ത്രാത്മകമാണ്, അതല്ലാതെ വേറെ രൂപമില്ലെന്നാണ്. പക്ഷെ ഇവിടെ ഭാഷ്യകാരനും മറ്റും ദേവത ശരീരത്തോടുകൂടിയ ചൈതന്യ വിശേഷമാണ് ദേവതാ എന്ന് സ്വീകരിച്ചാണ് ഇവിടെ പറയുന്നത്. വിഗ്രഹവാൻ ദേവതാ വിശേഷ സ്വമാത്മാനം പ്രദർദ്ധനായ അധ്യക്ഷത. അപ്പൊ തന്നെ പ്രദർദ്ധൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് മാമേവ വിജാനഹി, നീ എന്നെ തന്നെ അറിയണം. ദിവക്രമ്യ പ്രാണോസ്മി, ഞാൻ പ്രാണനാണ്. ഞാൻ പ്രജ്ഞാത്മാ, ഞാൻ പ്രജ്ഞാത്മാവാണ്. അഹങ്കാരവാദേന ഇവിടെ അഹം മാം ഏവ വിജാനേഹി, അതാണ് അഹം എന്നെ എന്ന് വെച്ചാൽ ഞാൻ എന്ന് പറയുന്ന അഹംഭാവത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. എന്നെ നീ അറിയണം. സ ഏഷ വക്തുരാത്മത്വേന ഉപദിശ്യമാന പ്രാണ. അങ്ങനെ വക്താവ് താനായി ഉപദേശിക്കുന്ന ഈ പ്രാണൻ കഥം ബ്രഹ്മസേതെങ്കിലും ബ്രഹ്മമാണ്. അത് അടുത്ത സൂത്രത്തിൽ അത് കൂടുതൽ വിശദീകരിക്കും. ഒരാൾ ഞാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ബ്രഹ്മമാകും. അതുപോലെ നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ്? ഞാനെന്ന് പറയാനേ പാടില്ല. ഞാനെന്ന് പറയുന്നത് അജ്ഞന്മാരാണ്. ഞാനെന്ന് പറയുന്നത് അഭിമാനമാണ്, അഹങ്കാരമാണ്. ഞാനെന്ന് ശബ്ദം പ്രയോഗിക്കുന്നത് മഹാപാതകമാണ്. അതുകൊണ്ട് ഞാൻ ശബ്ദം പ്രയോഗിക്കാനേ പാടില്ല. ആ അങ്ങനെ പറയുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? ഒരു അഹമ്മതി ഉണ്ടാകാൻ പാടില്ല. എന്താണ് പരമാർത്ഥം? അത് വിസ്മരിച്ചിട്ട് അവൻ അഹങ്കാരിയാകാൻ പാടില്ല. ആ അർത്ഥത്തിലൊക്കെ അത് ശരിയാണ്. പക്ഷെ അഹം എന്ന് പറയുന്ന ശബ്ദം, ഞാൻ എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരാൾ അജ്ഞാനിയായിപ്പോകും എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന അബദ്ധമാണ്. ഇവിടെ പറയുന്ന ഈ പരമാർത്ഥ ബോധത്തെ ഞാനെന്നോ നീ എന്നോ ഉള്ള ശബ്ദങ്ങൾ പ്രയോഗിച്ച് നിരാകരിക്കാൻ കഴിയത്തില്ല. ശബ്ദം അർത്ഥത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പ്രയോഗിക്കുന്നതാണ്. അതും പരമാർത്ഥ ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല. അവിടെ ഞാനെന്ന് പറയുന്നു, ഞങ്ങളെന്ന് പറയുന്നു. ഏകവചനത്തിൽ പറഞ്ഞാൽ അജ്ഞാനിയാകും, ബഹുവചനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനിയാകും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ അതെല്ലാം പ്രയോഗിക്കുന്നത് ഒരു ലോകമര്യാദ അനുസരിച്ച് അതൊക്കെ പ്രയോഗിക്കാൻ ആവശ്യപ്പെടുന്നു എന്നേ ഉള്ളൂ. ഇവിടെ എന്തായാലും ഇന്ദ്രൻ അഹങ്കാരവാദേന പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു. ഞാനാണ് പ്രജ്ഞാത്മ, ഞാൻ പ്രാണനാണ്. സ ഏഷ വക്തുരാത്മത്വേന ഉപദിശ്യമാന പ്രാണ കഥം ബ്രഹ്മസ്യ. അതെങ്ങനെ വക്താവ് താനായി നിർദ്ദേശിക്കുന്ന പ്രാണൻ, ഞാൻ പ്രാണനാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ബ്രഹ്മമാകും? കാരണം അതുകൊണ്ട് പറയുന്നത് വക്തുരാത്മ ഉപദേശ, വക്താവ് ഞാൻ എന്ന് പറയുന്നത് കൊണ്ട് ആ ഞാനായിരിക്കുന്ന പ്രാണൻ ബ്രഹ്മമല്ല. പൂർവശം സിദ്ധാന്തി എന്താ പറയുന്നത്? പ്രാണൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തെ തന്നെ. ചോദ്യകർത്താവ് എന്താ പറയുന്നത്? ഇവിടെ പ്രാണൻ ബ്രഹ്മമല്ല, ഇവിടെ പ്രാണനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അതാണ് ശരീരത്തെ നിലനിർത്തുന്നത്, അതാണ് ജീവനെ നിലനിർത്തുന്നത്. അപ്പോ ഒരാളുടെ മനസ്സ് അവിടെയാ നിൽക്കുന്നത്, ബ്രഹ്മം എന്താണ്? ഈ പ്രാണനാണ്, ഈ ശരീരത്തിൽ പ്രാണനെ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശക്തി വിശേഷമാണ് ബ്രഹ്മം. അത് നിരാകരിക്കാൻ വേണ്ടി പറയാണ്. ആണ് വക്തുരാത്മോപദേശ നഹി ബ്രഹ്മണോ വക്തൃത്വ സംഭവതി. ഇനി വക്താരം വിദ്യ എന്നെല്ലാം പറയുന്നുണ്ട്. ഇവിടെ പറയുന്നയാണ് തന്നെ തന്നെ ബോധിപ്പിക്കുകയാണ്, ഞാൻ പ്രാണനാണ്, താൻ വക്താവാണ്. അപ്പോൾ ബ്രഹ്മത്തിന് വക്താവാകാൻ പറ്റും? ബ്രഹ്മത്തിന് പറയുന്നവനാകാൻ പറ്റുമോ? ഇവിടെ തന്നെ വക്താവായി ബോധിപ്പിക്കുമ്പോൾ പ്രാണനായിരിക്കുന്ന താനെങ്ങനെ ബ്രഹ്മമാകും? കാരണം പ്രാണനായിരിക്കുന്ന തനിക്ക് വക്താവാകാൻ പറ്റും, പക്ഷെ ബ്രഹ്മമാകാൻ കഴിയത്തില്ല. നഹി ബ്രഹ്മണോ വക്തൃത്വ സംഭവതി. എന്തുകൊണ്ട് അവാക് മനാഹ, വാക്കിനും മനസ്സിനുമൊക്കെ ഉപരിയാണ്, അത് വാക്കും മനസ്സും എത്താത്ത സ്ഥാനമാണ്. ഇത്യാദി ശ്രുതിഭ്യ ഇങ്ങനെ വളരെയധികം ശ്രുതികളുണ്ട്. അപ്പോൾ വക്താവെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പ്രാണൻ ബ്രഹ്മമല്ല. പ്രാണൻ പ്രാണൻ തന്നെയാണ്, ഈ ശരീരത്തെ നിലനിർത്തുന്നത് പ്രാണൻ തന്നെയാണെന്നാണ് പൂർവക്ഷി പറയുന്നത്. നിങ്ങളൊരു ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഉടനെ അതിലില്ലാത്ത അർത്ഥങ്ങളെ കൽപ്പിച്ചിട്ട് ഇല്ലാത്ത ഒരു തത്വത്തെ പറഞ്ഞിട്ട് ഈ പ്രാണൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദമാണ് ബ്രഹ്മമാണെന്ന് പറയുന്നത് ശരിയല്ല. പ്രാണൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ തന്നെയാണ്. തഥാ വിഗ്രഹ സംബന്ധിഭിരേവ ബ്രഹ്മണി അസംഭവദ്ധി ധർമ്മൈഹി ആത്മാനം തുഷ്ടാവ. അതുമാത്രമല്ല, ഈ ശരീര സംബന്ധിയായിട്ടുള്ള ചില പ്രവൃത്തികളെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തന്നെ തന്നെ പൂഴ്ത്തി പറയുന്നുണ്ട് ഇന്ദ്രൻ. അവനെ ഇന്ദ്രൻ എവിടെയാ? ബ്രഹ്മബോധം. ഇന്ദ്രൻ തന്നെ പൂഴ്ത്തി പറയുന്നുണ്ടെന്നാണ്. വിഗ്രഹ സംബന്ധിഭിരേവ, ഈ ശരീര സംബന്ധിയായിട്ടുള്ള ബ്രഹ്മണ്യ അസംഭവദ്ധി, ബ്രഹ്മമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത ധർമ്മേഹി, ചില ധർമ്മങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആത്മാനം തുഷ്ടാവ, തന്നെ സ്തുതിച്ച് സ്വയം തന്നെ മതി മറന്ന് ഇന്ദ്രൻ സംസാരിക്കുന്നുണ്ട് ഇവിടെ. എന്താണ്? ത്രിശീർഷാണം ത്വാഷ്ട്രം അഹനം. ഇന്ദ്രൻ അവിടെ പറയുകയാണ് തന്റെ മഹത്വത്തെ, പറയണ് ഞാൻ പ്രാണനാണ് പ്രജ്ഞാത്മാവാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇന്ദ്രൻ പറയണം ത്രിശീർഷ തുഷ്ടാവിന്റെ പുത്രനായിരിക്കുന്ന വിശ്വരൂപൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ, അവന് മൂന്ന് ശിരസ്സുണ്ടായിരുന്നു. എന്നിട്ടുകൂടി എന്ത് ചെയ്തു? ത്രിശീർഷാണം തോഷ്ട്രം എന്ന് വെച്ചാൽ തുഷ്ടാവിന്റെ പുത്രനായ മൂന്ന് തലയുള്ളവനായ അവനെ ഞാൻ കൊന്നവനാണ്. ഈ ഒറ്റ തലയുള്ള ഞാൻ മൂന്ന് തലയുള്ളവനെ കൊന്നു. അപ്പൊ ഞാൻ എത്ര വലിയ പരാക്രമിയാണ്! അതും അവൻ ബ്രാഹ്മണനായിരുന്നു, എന്നിട്ടും ഞാൻ കൊന്നു. ബ്രഹ്മഹത്യാഭാവത്തെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല, അവനെ കൊന്നു. ബ്രഹ്മം പറയാൻ പറ്റുമോ? ഇങ്ങനെ ബ്രഹ്മം പറയുമോ ഞാൻ പത്ത് പേരെ കൊന്നെന്ന് ബ്രഹ്മത്തിനങ്ങനെ പറയാൻ പറ്റും? ഞാനിങ്ങനെ കൊന്നു എന്ന് പറയുമ്പോൾ അത് അഭിമാനത്തോടുകൂടി പറയുകയാണ്, അതും ബ്രഹ്മഹത്യയെക്കുറിച്ചാണ് പറയുന്നു. അത്രയും മാത്രമല്ല, അരുൺമുഖാൻ യതീൻ ശാലാവൃഗേഭ്യപ്രായച്ഛം, കുറച്ചുകൂടി അതിരുകടന്ന് പറയുകയാണ്. യതീൻ സന്യാസിമാരെ, ശാലാവൃഗേഭ്യ കാട്ടുചെന്നായ്ക്കൾക്ക് പ്രായച്ഛം, ചെറിയ ചെറിയ കഷണങ്ങളാക്കി തിന്നാൻ കൊടുത്തെന്നാണ് പ്രായച്ഛം എന്നാണ്. ഇന്ദ്രൻ തന്റെ കയ്യിലിരിക്കുന്ന വജ്രായുധം കൊണ്ട് സന്യാസിമാരെയെല്ലാം കശാപ്പ് ചെയ്ത് കാട്ടിലെ ചെന്നായ്ക്കൾക്ക് തിന്നാൻ പാകത്തിന് കൈയും കാലും തന്നെയൊക്കെ വേറെയാക്കി കൊടുത്തു എന്നാണ്. ആ കൊടുക്കുന്നതിന് കാരണവും പറയുന്നുണ്ട്. എന്തിനാ സന്യാസിമാരോട് ഈ കടുങ്കൈ ചെയ്തത്? അവന് പറയുന്നു, അരുൺമുഖ അരുൺമുഖാൻ, ഇരുൺമുഖമല്ലാത്തവർ എന്നർത്ഥം. ഗുരുത്വം എന്ന് വെച്ചാൽ ഉപനിഷത്ത് അങ്ങനെ ഗുരുത്വം എന്ന് പറയുന്നു. ഒരു ശബ്ദേ എന്നിടുന്ന ധാതു എന്നാണ് രൗതി എന്ന് പറഞ്ഞാൽ യഥാ അർത്ഥം ശബ്ദവേദി, യഥാർത്ഥമായ അർത്ഥത്തെ വെളിപ്പെടുത്തുന്നത്, അതാണ് ഒരുത്ത് എന്ന് വെച്ചാൽ ഉപനിഷത്ത് എന്നർത്ഥം. വേദാന്തം ഉപനിഷത് വാക്യം. ഒരുന്മുഖാഹ, അത് മുഖത്തുള്ളവർ എന്നുവെച്ച ഉപനിഷത്ത് താല്പര്യത്തെ ഗ്രഹിച്ചിരിക്കുന്നവർ ആണ് രുന്മുഖന്മാര്. ഉപനിഷത്ത് തത്വത്തെ ഗ്രഹിക്കുന്നവർ എന്നുവെച്ച ഉപനിഷത്ത് വിചാരം ചെയ്ത് തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നവരാണ് രുന്മുഖന്മാര്. പക്ഷെ അവിടെ കുറെ യതിമാരുണ്ടായിരുന്നു, അവർക്ക് ഇതിലല്ല താല്പര്യം. അവർക്ക് ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിൽ അവർക്ക് താല്പര്യമൊന്നുമില്ല, എന്നാൽ യതിമാരാണ്. അവരെ പറയുന്നു അരുൺമുഖന്മാർ, എന്നുവെച്ചാൽ വേദാന്ത വിചാരം ചെയ്യാത്തവരെന്നത്, ഉപനിഷത്ത് വിചാരം ചെയ്യാത്ത. അപ്പോൾ ഉപനിഷത്ത് വിചാരം ചെയ്യാത്ത യതിമാരെയെല്ലാം അവർ യതിമാരാണെന്ന് വെച്ചാൽ അവർ മോക്ഷത്തിന് വേണ്ടിയൊക്കെ പരിശ്രമിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് തത്വവിചാരത്തിൽ താല്പര്യമില്ല. അപ്പോ ഇന്ദ്രൻ വിചാരിച്ചു, ഇവരെ ഇങ്ങനെ നിലനിർത്തുന്നത് ശരിയല്ല. അപ്പൊ യതി ആണെങ്കിൽ, യതി എന്ന് വെച്ചാൽ തന്നെ എന്താണ്, യത്നം ചെയ്യുന്നവനെന്നാണ്, യത്നിക്കുന്നവനാണ്. യതിയുടെ യത്നം എന്ന് പറയുന്നത് എന്താണ്? ഉപനിഷത്ത് വിചാരത്തിലാണ്. അല്ല, ശീർഷാസനം ചെയ്താൽ യതിയാകത്തില്ല. പക്ഷെ ഇവിടെ കുറെ യതിമാർക്ക് ഇതിനോട് യാതൊരു താല്പര്യമില്ല. ഇവിടെ എന്ന് പറഞ്ഞത് ഈ ഉപനിഷത്തിനാണല്ലോ, ഇവിടെ നിന്ന് നിങ്ങൾ എടുത്തു കളയരുത്. ഉപനിഷത്തിൽ യതിമാർക്ക് ഇതിനോട് താല്പര്യമില്ല. അങ്ങനെയുള്ള കുറച്ചുപേരെ ഇന്ദ്രൻ കണ്ടപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്തു? തന്റെ വജ്രായുധം പ്രയോഗിച്ച് എല്ലാത്തിനും ചെറിയ ചെറിയ പീസാക്കി ചെന്നാക്കിയാൽ കിട്ടുകൊടുത്തെന്നാണ്. അപ്പോ അതുകൊണ്ടാണ് അത്ര കടുത്ത പാപം ചെയ്തത്, ബ്രാഹ്മണനെ കൊന്ന അതുകൊണ്ടാണ്. അപ്പൊ യതി ആയാൽ വേദാന്ത വിചാരം ചെയ്യണമെന്നാണ് ഇന്ദ്രന്റെ നിർബന്ധം. ചെയ്തില്ലെങ്കിൽ ഇന്ദ്രൻ മുറിച്ച് ചെന്നാക്കിയപ്പോൾ കൊടുക്കും എന്ന് ഇന്ദ്രൻ സ്വയം പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അത് സൂചിപ്പിക്കുന്ന? യതിയുടെ ധർമ്മം, യതി ധർമ്മം എന്ന് പറയുന്നത് മുഖ്യമായും ഉപനിഷത്തിലൂടെയുള്ള തത്വവിചാരമാണ്. അത് ചെയ്യാത്തവന് നല്ല ഭാവിയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നു. ഒന്ന് നരകത്തിലേക്ക് പോകും എന്നൊക്കെയുള്ള ഇത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇന്ദ്രൻ പറയുന്നു, ഞാൻ ആ തുഷ്ടാവിന്റെ പുത്രൻ വിശ്വരൂപൻ എന്ന് പറയുന്ന ബ്രാഹ്മണനെയും അതുപോലെ കുറെ യതിമാരെയും എല്ലാം ഞാൻ കശാപ്പ് ചെയ്തവനാണ് എന്ന് പറയുന്നതിനു വേണ്ടി, ആ ആത്മവിദ്യയുടെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ട്. പരമാർത്ഥ വിചാരം ചെയ്തിരുന്നെങ്കിൽ അതാണ് സ്വയം ഹനനം, അതാണ് ഹിംസ എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ഹിംസിക്കാതിരുന്നുകൊണ്ടും കാര്യമൊന്നുമില്ല. ഇത് ആത്മഹിംസയാണ്. അപ്പോ അവർ കാലപാശത്തിന് വിധേയരാകും. അതിനൊരു നിയമമുണ്ട്, ആ നിയമവിധേയമായി അവർ ശിക്ഷിക്കപ്പെടും എന്നെല്ലാം ഇവിടെ ഉപനിഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ആരാ, ഒരു വ്യക്തിക്കല്ലേ ചെയ്യാൻ കഴിയും? ബ്രഹ്മം എന്ന് പറയുന്ന തത്വം ആരെങ്കിലും കൊല്ലുമോ? ആരെങ്കിലും ചെന്നാക്കൽ കിട്ടുകൊടുക്കുമോ? അതൊന്നും ചെയ്യത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നതാണ്. അതാണ് ബ്രഹ്മണി അസംഭവദ്ധി ധർമ്മേഹി. ബ്രഹ്മത്തിനൊന്നും യോജിപ്പിക്കാൻ വയ്യാത്ത ഇത്തരം പ്രവൃത്തികളെ ഇവിടെ പറയുന്നതുകൊണ്ട് പ്രാണത്വം ച ഇന്ദ്രസ്യ ബലവത്വത്തിൽ, ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ദ്രൻ ബലവാനാണ്, കൊല്ലുന്നതിനും മറ്റ് ശേഷിയുണ്ട്. അപ്പോ ഇന്ദ്രൻ തന്നെയാണ് അവിടെ പ്രാണൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മമല്ല പൂർവോഷം. പ്രാണവുമായി ബലം ഇതി വിജ്ഞായതി. ശ്രുതി തന്നെ പറയുന്നു പ്രാണനാണ് ബലം. ഇവിടെ ബലവാനായ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ പ്രാണൻ എന്ന് പറയുന്നത് ഇന്ദ്രനാണ്, ബ്രഹ്മമല്ല. ബലസിച്ച ഇന്ദ്രോ ദേവത, പ്രസിദ്ധ ബല ദേവതയാണ് ഇന്ദ്രൻ, ബലത്തിന്റെ ദേവതയാണ്. യാജ ഭാജി ബലകൃത ഇന്ദ്രകർമ്മയവ തതിരി ഹീവതന്തി. എവിടെയെങ്കിലും ആരെങ്കിലും വലിയ ശക്തമായൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മത്തെ സ്തുതിച്ച് ആൾക്കാർ പറയുമോ, അത് ഇന്ദ്രന്റെ കർമ്മമാണല്ലോ അവൻ ചെയ്തിരിക്കുന്നത്. മനുഷ്യൻ അസാധ്യമായൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പറയും അത് ഇന്ദ്രകർമ്മമാണ്. ഇടി വെട്ടുന്നതും മഴ പെയ്യ്ക്കുന്നതും ഒക്കെ ഇന്ദ്രനാണെന്നാണല്ലോ പറയുന്നത്. പ്രജ്ഞാത്മത്വമൊപ്പി അപ്രതിഹത ജ്ഞാനത്വാ ദേവതാത്മാനഹ സംഭവതി. പിന്നെ പ്രജ്ഞാത്മാന്ന് പറഞ്ഞതോ അതും ആ ഇന്ദ്രന് ഉള്ള ജ്ഞാനം, വിഘ്നരഹിതമായ നല്ല തെളിഞ്ഞ ജ്ഞാനം, അറിവ്, അപ്രതിഹത ജ്ഞാനം, പ്രതിഹനനമൊന്നും സംഭവിക്കാത്തതായ, തടസ്സങ്ങളൊന്നും സംഭവിക്കാത്തതായ, വിഘ്നം ഒന്നുമില്ലാത്തതായ തെളിഞ്ഞ അറിവ്, അതുകൊണ്ടാണ് പ്രജ്ഞാത്മാന്ന് പറഞ്ഞത്. അല്ല ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലല്ല. ദേവതാത്മന സംഭവത്തി അപ്രതിഹത ജ്ഞാന ദേവത ഇതിഹി വദന്തി. ദേവതകളുടെ പ്രത്യേകത എന്താണ്? അവരുടെ ജ്ഞാനം എന്ന് പറയുന്നത് നിരർഗളമാണ്, അക്ഷുണ്ണമാണ്, നിരങ്കുശമാണ്. അതിന് ഒരു തരത്തിലുള്ള പരിമിതികളുമില്ല. അവർക്ക് എല്ലാ തത്വങ്ങളും സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂത വർത്തമാന ഭാവികളെല്ലാം അവരുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ജീവന്മാരുടെ എല്ലാം കർമ്മവും കർമ്മഗതികളും കർമ്മഫലങ്ങളും കർമ്മഹേതുക്കളും എല്ലാം അവരറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രജ്ഞാത്മാന്ന് പറയുന്നതും ആ അലൗകികമായ, ദിവ്യമായ, വിശിഷ്ടമായ, അതീന്ദ്രിയമായ ജ്ഞാനത്തെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞാലോ. നിശ്ചിതേ ചൈവം ദേവതാത്മോപദേശ്യേ ഹിതതമത്വാദി വചനാനി യഥാസംഭവം തദ്വിഷയാണിവ യോജയിതവ്യാനി. അതുകൊണ്ട് ഇവിടെ ഇന്ദ്രൻ പറയുന്ന തന്റെ ദേവതാ സ്വരൂപത്തെക്കുറിച്ചാണ്, ബ്രഹ്മത്തെ അല്ല. അതുകൊണ്ട് ഹിതതമം നിനക്കേറ്റവും ഹിതതമമായിട്ടുള്ളതാണ് എന്നും മറ്റും പറഞ്ഞതും എല്ലാം ഇവിടെ വിരോചനം പറയുന്നു. എനിക്കേറ്റവും പ്രദർദ്ധൻ, എനിക്കേറ്റവും ഹിതമായിട്ടുള്ള അങ്ങ് ഉപദേശിക്കണം. അല്ല, ഇന്ദ്രന് നൽകാവുന്നുള്ള ഏറ്റവും ഹിതമായിട്ടുള്ള കാര്യം, ഇത്രയും ബലശാലിയായ ഒരു വ്യക്തിക്ക്, ഇത്രയും ദിവ്യമായ അറിവുകളുള്ള ഒരു വ്യക്തിക്ക്, അലൗകികമായ കർമ്മങ്ങളുള്ള വ്യക്തിക്ക് നൽകാൻ കഴിയുന്നുള്ള ഹിതതമമായ കാര്യങ്ങൾ എന്നെടുത്താൽ മതി. അപ്പോൾ പ്രാണൻ ഇവിടെ ഇന്ദ്രനാണ്, ബ്രഹ്മമല്ല. തസ്മാ ഭക്തരിന്ദ്രിയ ഇന്ദ്രസ്യ ആത്മ ഉപദേശം ന പ്രാണോ ബ്രഹ്മ. അതുകൊണ്ട് ഭക്താവായ ഇന്ദ്രനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രാണൻ ബ്രഹ്മമല്ല. ഇത്യാക്ഷിപ്യ പ്രതിസമാധീയതേ. ബ്രഹ്മം എന്നുള്ള തത്വത്തെ കേൾക്കുമ്പോൾ ഓരോന്റെ മനസ്സ് സ്വാഭാവികമായി ചെന്നെത്താമെന്നുള്ള സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ആ മനസ്സിനെ പിന്തിരിപ്പിക്കുന്നു. അതിനുവേണ്ടിയിട്ടാണ് പ്രാണനാണ് ബ്രഹ്മം എന്നിവിടെ സമർത്ഥിച്ചത്. അത് കഴിഞ്ഞു ന പ്രാണോ ബ്രഹ്മ. അതുകൊണ്ട് പ്രാണൻ എന്ന് പറയുന്നത് പ്രാണൻ ബ്രഹ്മം തന്നെയാണ് സിദ്ധാന്തി പറയുന്ന രീതി. പൂർവക്ഷി പറയുന്ന രീതിയിൽ എന്താണ്? പ്രാണൻ ബ്രഹ്മമല്ല, ഇന്ദ്രനാണ് എന്ന് പറഞ്ഞതിന് പ്രതിസമാധിയുടെ സമാധാനം പറയുന്നത് എന്താണോ? അടുത്ത് ഭക്തരാത്മ ഉപദേശ ചെയ്ത് ഭക്താവിന്റെ ആത്മാവിന് ഉപദേശിച്ചിരിക്കുന്നു. അതായത് ഇവിടെ ഇന്ദ്രനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പ്രാണൻ ബ്രഹ്മമല്ല എന്നാണെങ്കിൽ ഇത് ചെയ്ത് അധ്യാത്മ സംബന്ധ ഭൂമാഹി അസ്മിൻ. അത് വ്യാഖ്യാനിക്കുന്നു അധ്യാത്മ സംബന്ധ ഭൂമാഹി അസ്മിൻ. അധ്യാത്മ സംബന്ധ പ്രത്യേകാത്മ സംബന്ധ ഒരാളുടെ നേരെ മുഖത്തുമായി കൊണ്ട് നീ ബ്രഹ്മമാണെന്ന് പറയാൻ എളുപ്പമാണ്. കേൾക്കുന്നയാളും പറയാൻ എന്താണ്? ഞാൻ ബ്രഹ്മമാണ്. ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? താൻ ഇതുവരെ ഞാൻ രാമനാണെന്നോ കൃഷ്ണനാണെന്നോ പുരുഷനാണെന്നോ സ്ത്രീയാണെന്നോ ഒക്കെ ധരിച്ചിരുന്ന സ്ഥാനത്ത് രാമൻ കൃഷ്ണൻ പുരുഷൻ സ്ത്രീ എന്നുള്ള ശബ്ദങ്ങളുടെ സ്ഥാനത്ത് ബ്രഹ്മം എന്ന് പറയുന്ന ഒരു പുതിയ ശബ്ദത്തെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പുരുഷനാണെന്ന്. പുരുഷൻ എന്നുള്ള ശബ്ദം മാറ്റി ബ്രഹ്മം എന്നുള്ള ശബ്ദത്തെ അവിടെ ചേർത്ത് കഴിഞ്ഞാൽ എന്റെ ബോധത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ട്. സാധാരണ ഉപദേശ ഗ്രഹണത്തിൽ ശ്രോതാക്കൾക്ക് സംഭവിക്കുന്ന ഇതാണ്, നീ ബ്രഹ്മമാണ്, ശരി ഞാൻ ബ്രഹ്മം തന്നെ. പുരുഷ ശബ്ദത്തിന്റെ പര്യായമായി ബ്രഹ്മത്തെ ഗ്രഹിക്കും. അതുകൊണ്ടെന്താ വിശേഷം? അണ് പറയുന്നു അതല്ല, ഇവിടെ അധ്യാത്മ സംബന്ധം ഉണ്ട്. ആത്മാന്ന് വെച്ചാൽ ദേഹം, ആത്മനി ഇത്തി അധ്യാത്മം. ദേഹത്തിൽ എന്നർത്ഥം. ദേഹത്തിൽ എന്തോന്നു? ആത്മനി അധികതം ഗ്രഹീതം, ഈ ദേഹത്തിൽ ബോധിച്ചത് എന്നർത്ഥം. ആണ് നേരത്തെ തുടക്കത്തിൽ ഇത് തുടക്കുമ്പോൾ ഞാൻ പറഞ്ഞത്. എന്താണ് ദേഹത്തിൽ ബോധിക്കുക എന്ന് പറഞ്ഞു? ഞാൻ എന്നിപ്പോ ഞാൻ ബോധിച്ചിരിക്കുന്ന ദേഹത്തെയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് ഞാൻ സ്ത്രീയല്ല പുരുഷനാണ്. എന്തുകൊണ്ടങ്ങനെ ഉറപ്പിച്ച് പറയുന്നു ഞാൻ പുരുഷനാണ്? ഞാൻ പുരുഷനാണെന്ന് ബോധിച്ചിരിക്കുന്ന ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞ ഈ പുരുഷനാണെന്നുള്ള ബോധത്തിൽ നിന്ന് കൂടുതൽ എന്താ അർത്ഥമാകട്ടെ? നീ ബ്രഹ്മമായതുകൊണ്ട് പുരുഷനല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഞാൻ ബ്രഹ്മമാണ്, പക്ഷെ പുരുഷൻ തന്നെ. നീ എന്താ സ്ത്രീയായോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുമോ സ്ത്രീയായെന്നെന്താ? നീ ബ്രഹ്മമായി, അതുകൊണ്ട് നീ വൃദ്ധനായി. വൃദ്ധനല്ലയാണ്, വൃദ്ധനാണ്. അതുപോലെ യുവാവാണ്. ഇത്തരത്തിലുള്ള ഈ ബോധം ആണ് ഈ ശരീരത്തെ സംബന്ധിച്ചുള്ളത്. ആത്മാവിൽ ശരീരത്തിൽ അധികതമായിരിക്കുന്ന ബോധം ഇതാണ്, ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, യുവാവാണ്, യുവതിയാണ്, വൃദ്ധനാണ്, വിദ്വാനാണ്. ശരീരത്തെ അധികരിച്ചാണ് പറയുന്നത് ഞാൻ വിദ്വാനാണ്, പണ്ഡിതനാണ്. എല്ലാം ഈ ശരീരത്തെ അധികരിച്ചുള്ള ബോധമാണ്. അതുകൊണ്ട് ഒരുവനോട് നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ഈ ബോധത്തിൽ കൂടുതലൊന്നും വരത്തില്ല. ഇനി ഒരാൾ പറയുന്നു ഞാൻ ബ്രഹ്മമെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ശരീരമല്ല അറിവാണ് എന്ന് പറഞ്ഞ അവന്റെ ബോധം ശരിയായവൻ, ഭ്രാന്തിയിൽ നിന്നും മുക്തനായവല്ല, അറിവാണെന്ന് പറഞ്ഞാലും ഭ്രാന്തിയിൽ നിന്നവൻ മുക്തനല്ല. ആ ഒരുപക്ഷെ അവൻ സ്വയം അറിവാണെന്നറിഞ്ഞിട്ട് സ്വയം കൃതാർത്ഥനായിരിക്കുകയായിരിക്കും, പക്ഷെ അവൻ ഭ്രാന്തിയിൽ നിന്നും മുക്തനല്ല. എന്തുകൊണ്ട്? അത് ഈ ശരീരം എന്നറിഞ്ഞതുപോലെയാണ്. കുറച്ചുകൂടി ഒന്നുകൂടി ചിന്തിച്ചിട്ട് പറഞ്ഞ അറിവാണെന്ന്. എന്തുകൊണ്ട്? ഞാൻ ശരീരമാണെന്ന് പറഞ്ഞപ്പോഴും ഈ ശരീരത്തെ അറിഞ്ഞിരുന്ന അറിവ്, എന്നിൽ അറിവുള്ളത് കൊണ്ടാണ് എനിക്ക് പറയാൻ കഴിഞ്ഞത് ഞാൻ ശരീരമാണെന്ന്. അപ്പോൾ ഈ ശരീരമാണെന്നറിയുന്ന അറിവ് അതാണ് എന്നറിഞ്ഞുകൊണ്ട് കാര്യമായോ? ഞാൻ ശരീരമാണെന്നറിയുന്നു, പിന്നെ ഞാൻ പറയുന്നു ഞാൻ പുരുഷനാണെന്നറിയുന്നു, വൃദ്ധനാണെന്നറിയുന്നു, യുവാവാണെന്നറിയുന്നു, സ്ത്രീയാണെന്നറിയുന്നു. അപ്പൊ നാനാ വിഷയ ബോധത്തെ തനിക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവ് ബ്രഹ്മമാണെന്ന് താൻ അറിഞ്ഞിട്ട് എന്താ പ്രയോജനം? തന്നെ ദുഷ്ടനാണെന്നും ശിഷ്ടനാണെന്നും എല്ലാം ബോധിപ്പിക്കുന്ന ഇതാണ്, തന്നെ കാമിയാണെന്നും ക്രോധിയാണെന്നും എല്ലാം ബോധിപ്പിക്കുന്ന ഈ അറിവാണ്. ഈ അറിവ് താനെന്നറിഞ്ഞിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്? അധ്യാത്മ അധ്യാത്മമായ അറിവ്, ഈ ശരീരത്തിൽ സംഭവിച്ച അറിവ് എന്നാണ് അധ്യാത്മം എന്ന് പറയുന്നത്. അപ്പൊ എന്താ അതിന്റെ വിശേഷത? അധ്യാത്മസംബന്ധ, അതിനർത്ഥം പറയുന്നു പ്രത്യേകാത്മസംബന്ധ എന്ന് പറയുന്നു. ഇതിനെ ബ്രഹ്മമെന്ന് ഉപദേശിച്ചപ്പോൾ ഞാൻ എന്നെ ശരീരമായിട്ട് അറിഞ്ഞാലും ശരി, അറിവായിട്ട് അറിഞ്ഞാലും ശരി, ബുദ്ധിയായിട്ടോ മനസ്സായിട്ടോ പ്രാണനായിട്ടോ എന്തായിട്ടറിഞ്ഞാലും ശരി, അവിടെ എങ്ങനെ അറിയണം? അത് പ്രത്യേക ആയി അറിയണം എന്നാണ് വിശേഷിച്ച് പറയുന്നത്. എന്തായിട്ടാണോ താൻ തന്നെ അറിഞ്ഞത് അതിന്റെ പ്രത്യേക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്വരൂപം ആയിട്ടറിയുന്നു. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇനി ശരീരമായിട്ടറിഞ്ഞോ കുഴപ്പമില്ല, ഇനി അറിവായിട്ടോ ബുദ്ധിയായിട്ടോ പ്രാണനായിട്ടോ അറിഞ്ഞോ കുഴപ്പമില്ല. ഇതെല്ലാം ആണല്ലോ താൻ. താൻ ശരീരമാണ്, അറിവാണ്, പ്രാണനാണ് എല്ലാം. പക്ഷെ ഇവിടെ അധ്യാത്മം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ എല്ലാം സ്വരൂപമായി, ഇതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ എല്ലാം പരമാർത്ഥമായി, ഇതിൻ്റെ എല്ലാം വാസ്തവമായി. ആ വാസ്തവം എന്താണ്? വാസ്തവമായിരിക്കുന്ന അറിവായി, ഏതൊരറിവിനെ ആശ്രയിച്ചിട്ടാണോ എനിക്ക് ഞാൻ അറിവാണെന്നും ഞാൻ ശരീരമാണെന്നും എല്ലാം ബോധമുണ്ടാകുന്നത്. ഇങ്ങനെയെല്ലാം ബോധമുണ്ടാകുന്നതിന് ഒരു അധിഷ്ഠാനം, ഒരാശ്രയം, ഒരു അടിത്തറ ആവശ്യമാണ്. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ ബോധങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിനോട് പറയുന്നു പ്രത്യക് സ്വരൂപം. അതുകൊണ്ട് പ്രത്യക് ആത്മാ എന്ന് പറഞ്ഞിരിക്കുന്നു. ഓരോന്നിന്റെയും പ്രത്യേക ആയിരിക്കുന്നു, ഓരോന്നിന്റെയും സ്വരൂപമായിരിക്കുന്ന തത്വം അതാണ് പ്രത്യക് ആത്മാ, പ്രത്യക് തത്വം. അവിടെ എത്തിച്ചേരണം. അപ്പോൾ കേവലമായ ഈ ശരീരത്തിലോ കേവലമായ അറിവിലോ കേവലം ബുദ്ധിയിലോ പ്രാണനിലോ കേവലമായ മനസ്സിലൊന്നുമല്ല തൻ്റെ ബുദ്ധി. പിന്നെ ഇതിനെല്ലാം പരമാർത്ഥമായിരിക്കുന്ന ആധാരമായിരിക്കുന്നത്, അതിനെക്കുറിച്ച് പറയുന്ന എന്താണ്? അവാങ് മനഃ, ഇതുപോലെ അങ്ങ് മനസ്സിന് വിഷയമാക്കാൻ പറ്റില്ല. എൻ്റെ ശരീരത്തെ ഞാനെങ്ങനെയോ വിഷയമാക്കുന്നതാ ഇതാണ്, എൻ്റെ അറിവിനെ ഞാനെങ്ങനെയോ വിഷയമാക്കുന്നതാ ഇതാണ് എൻ്റെ അറിവ്. എനിക്ക് ഈ ശരീരത്തിന്റെ ബലത്തിൽ, ശരീരത്തിന്റെ സൗന്ദര്യത്തിൽ, ശേഷിയിലൊക്കെ എനിക്ക് അഭിമാനമുണ്ട്. അതുപോലെ എന്റെ അറിവിലും എനിക്ക് അഭിമാനമുണ്ട്. എന്താണോ എനിക്ക് വലിയ അറിവുണ്ട്, എനിക്ക് ഇന്ന ഇന്ന ഗ്രന്ഥങ്ങളുടെ ധാരണ എന്നിലുണ്ട്, എനിക്ക് ശേഷിയുണ്ട്, എനിക്ക് ഇന്ന പദപദാർത്ഥങ്ങളെ കുറിച്ച് ബോധമുണ്ട്, എനിക്ക് ഇന്ന ഗ്രന്ഥങ്ങളെ എനിക്ക് ഇന്ന തരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ട് എന്ന അറിവിലുള്ള അഭിമാനമാണ്. അപ്പൊ താൻ അനുഭവ താൻ ഈ അഭിമാനിക്കുന്ന അറിവ് ഇതാണ് പരമാർത്ഥം അല്ല. പക്ഷെ തന്റെ അഭിമാനത്തിന് ചെന്നെത്താൻ എത്താൻ കഴിയാത്ത പ്രത്യേക ഭാവമുണ്ട്, അതിന് പ്രത്യേക സ്വരൂപം. അതിനെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം. ആ പ്രത്യേക സ്വരൂപത്തിൽ ഏത് എന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ പറയുന്നത്, ഏതാണോ അവിടെ സുഷുപ്തിയിൽ അവശേഷിച്ചിരുന്നത്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ വേറെ വഴിയില്ല അതിനെ മനസ്സിലാക്കാൻ. ജാഗ്രത്തിൽ എന്ന് പറയുന്നത് അറിവ്, അറിവെന്ന് പറയുന്നത് നമ്മൾ അഭിമാനിക്കുന്ന ഈ തുച്ഛമായി മാറിക്കൊണ്ടിരിക്കുന്ന കേവലമായ തന്റെ അനുഭവത്തിന് തന്റെ അഭിമാനത്തിനും വിഷയമായിരിക്കുന്ന ഈ അറിവാണ്. ഇതില്ലാത്തടത്തെ ഇതിന്റെ സ്വരൂപത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് സുഷുപ്തിയിൽ പോകേണ്ടി വരുന്നത്. ആ ഇതിന്റെ ഹിംസ്വരൂപമായിരുന്നത് ഇവിടെ എന്തുകൊണ്ട്? ഈ അറിവിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ചിന്തകളെല്ലാം നടക്കുന്നത്. ഈ അറിവിനെ വിട്ടിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഏതൊരറിവാണോ ഈ എല്ലാ വിഭ്രാന്തികളും തനിക്ക് ഉണ്ടാക്കിത്തരുന്നത്, അതേ അറിവിനെ ആശ്രയിച്ചാ വിചാരം ചെയ്യുന്നു. ഈ അറിവിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവിടെ മനസ്സിലാക്കും? ഇത് അറിവല്ലേ ബോധിപ്പിച്ചു തരുന്നു. ഭ്രാന്തമായിരിക്കുന്ന ഈ അറിവാണ്. ഏതൊരറിവാണോ ഈ ശരീരത്തെ താനാണെന്ന് ബോധിപ്പിക്കുന്നത്, അതേ അറിവ് തന്നെയാണ് പറയുന്നത്. എന്താണ്? നീ ബ്രഹ്മമാണ്. അപ്പോ അറിവ് തന്റെ പരമാർത്ഥത്തെ വെളിപ്പെടുത്തിരുമില്ല. അതുകൊണ്ട് ആ പരമാർത്ഥത്തെ കണ്ടെത്തുന്നതിന് നമ്മൾ സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അവിടെ ശേഷിച്ചത് അതാണ്. അവിടെ ഈ അറിവിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ഇല്ല. പിന്നെ അവിടെ എന്താ ശേഷിച്ചത്? ഇതിന്റെ സ്വരൂപമായിരുന്നത്. ഇവിടുത്തെ ഈ അറിവാണെങ്കിലോ നിരന്തരം പരിണാമത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ ഇത് വളരെ ശക്തമാവും, ചിലപ്പോൾ ഈ അറിവ് ദുർബലമാകും, ചിലപ്പോൾ ഇത് ശരിയാവും, ചിലപ്പോൾ ഇത് ഭ്രാന്തമാകും, ചിലപ്പോൾ ഇത് വികല്പരൂപത്തിലാകും. ഫലം നാനാതരത്തിലാണ്. പക്ഷേ ഈ നാനാതരത്തിലുള്ള ഈ ഭാവപരിണാമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ അറിവിന് കൊണ്ടൊരു അതിന്റെ വാസ്തവമായ സ്വരൂപം, അതിനെ പറയുന്നു പ്രത്യക് ആത്മാ, പ്രത്യക് സ്വരൂപം. അതിനവിടെ പറഞ്ഞു അധ്യാത്മം, അതിന്റെ സംബന്ധം, അതിന്റെ ഭൂമ, അധ്യാത്മ സംബന്ധ, അതിന്റെ ഭൂമ ബാഹുല്യം അസ്മിൻ അധ്യായേ ഉപലഭ്യതെ പറയുന്നു. ഇവിടെ ഈ ശ്രുതി ഇവിടെ ഇന്ദ്രന്റെ ഈ സംഭാഷണത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു കാര്യം വ്യക്തമാണ്. അവിടെ എന്താണ്? എന്താണോ പരമാർത്ഥം, എന്താണോ പരമാർത്ഥ സ്വരൂപം, അത് ഏതിൻ്റെ ആയാലും ശരി, പ്രാണന്റെ ആയാലും മനസ്സിന്റെ ആയാലും അറിവിന്റെ ആയാലും ഏതിൻ്റെ ആയാലും ശരി, എല്ലാത്തിനുണ്ട് ഒരു പരമാർത്ഥ സ്വരൂപം. ആ പരമാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ ധാരാളമുണ്ട് എന്നാണ്. ആ പ്രത്യേകാത്മാവിനോട് സംബന്ധമുള്ള, ആ പ്രത്യേകാത്മാവിനോട് ബന്ധിപ്പിക്കാവുന്ന, പരമാർത്ഥ സ്വരൂപത്തോട് ബന്ധിപ്പിക്കാവുന്ന മന്ത്രങ്ങൾ, വാക്കുകൾ, ഭാഷ, ഇവിടെ ബാഹുല്യം ഇവിടെ ഉണ്ട്. വിഭ്രാന്തി ഉണ്ടാകത്തക്ക സ്ഥലങ്ങളുണ്ട്. പ്രാണൻ എന്ന് പറയുമ്പോൾ പ്രാണനാണ് ധരിച്ചു പോകുന്നത്. ഇന്ദ്രൻ തന്റെ പരാക്രമത്തെ സ്വയം പോലെത്തുന്നു, ഞാൻ യതിമാരെയെല്ലാം വെട്ടി മുറിച്ച് ചെന്നാക്കിയൽക്ക് കൊടുത്തവനാണ്. ഇതൊക്കെ പറയുമ്പോൾ ഓ, ഇങ്ങനെ പറയുന്ന ഒരാളാണോ? ബ്രഹ്മജ്ഞാനം മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നു, നമ്മൾ സാധനം ചോദിക്കാറില്ലേ? ഇയാളാണോ മറ്റുള്ളവർക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിക്കുന്നത്? ഇന്ദ്രനെ ഇത് കേട്ടുകഴിഞ്ഞാൽ ഇന്ദ്രനെ കുറിച്ച് ആർക്കാ ഒരു മതിപ്പുണ്ടാകുന്നു? ഞാൻ ബ്രാഹ്മണനെ കൊന്നവനാണ്, ഞാൻ യതിമാരെല്ലാം വെട്ടിമുറിച്ചവനാണ്, എന്നിട്ട് ഇയാളാണോ പ്രജ്ഞാത്മാ എന്ന് പറഞ്ഞ് പരമാർത്ഥ ബ്രഹ്മത്തെ ഉപദേശിക്കുന്നത്? എങ്ങനെ ചെയ്തു രണ്ടും തമ്മിൽ? അവിടെ വിഭ്രാന്തിയെ, നാനാതരത്തിലുള്ള വിഭ്രാന്തി ഉണ്ടാക്കുന്ന ശബ്ദങ്ങളുണ്ട് ഇവിടെ. ഉണ്ടെങ്കിലും ആ പരമാർത്ഥ സ്വരൂപത്തോട് ബന്ധമുള്ള ശബ്ദങ്ങളുടെ ഭൂമാ ബാഹുല്യം അസ്മിൻ അധ്യായ ഇവിടെയുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം. ശ്രദ്ധയുള്ളവന്, ശ്രദ്ധായുക്തമായ ബുദ്ധിയുള്ളവന് എവിടെയും ഈ തത്വത്തെ ഗ്രഹിക്കാൻ പറ്റും. എവിടെയും അതില്ലാത്തവന് തത്വഗ്രഹണം സാധ്യമാകത്തില്ല. ഈ രണ്ടു കൂട്ടരാണ് ഇവിടെ പരസ്പരം ചർച്ച ചെയ്യുന്നത്. ഒരാൾക്ക് ആ ശ്രദ്ധായുക്തമായ ബുദ്ധിയില്ല. എല്ലാം അങ്ങനെയാണല്ല. വ്യവഹാരികമായ കാര്യങ്ങളെപ്പോലും അലൗകികമായ വിഷയങ്ങളിൽ നിർണയം ഉണ്ടാകുന്നത് കേവലമായ ശ്രദ്ധയെ ആശ്രയിച്ചിട്ടാണ്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന പുസ്തകമാണ് ഇത്. എനിക്ക് കണ്ടാലറിയാനും എനിക്ക് പ്രത്യേകിച്ച് ശ്രദ്ധയുടെ ആവശ്യമില്ല. പക്ഷെ എന്റെ മുമ്പിലിരിക്കുന്ന വ്യക്തി ഒരു പുണ്യവാനാണ് എന്ന് ഞാൻ ധരിക്കണമെങ്കിൽ എനിക്കവിടെ ശ്രദ്ധ കൂടിയേ തീരും, വിശ്വാസം. അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. അല്ലാതെ അവന്റെ ഉള്ളിലിരിക്കുന്ന, അവന്റെ അന്ധകരണത്തിൽ ലീനമായിരിക്കുന്ന പുണ്യപാപ സംസ്കാരത്തെ ഗ്രഹിക്കുന്നതിനുള്ള യാതൊരു ശേഷി എന്റെ മനസ്സിനില്ല. ഇയാൾ പരമയോഗ്യനാണ് എന്നെനിക്ക് ധരിക്കണമെങ്കിൽ കേവലം എന്റെ വിശ്വാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ വിശ്വസിച്ചു പോകുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ പുണ്യവാനായിരിക്കും, ചിലപ്പോൾ മഹാപാപിയായിരിക്കും. ലോകത്തിൽ സർവത്ര അലൗകികമായ അതീന്ദ്രിയമായ കാര്യങ്ങളിലുള്ള ജീവന്മാരുടെ ഈ അറിവ് കേവലം വിശ്വാസത്തെ മാത്രം ആശ്രയിച്ചാണ്, വസ്തുതയെ ആശ്രയിച്ചിട്ടില്ല. കാരണം വസ്തുത എന്ന് പറയുന്ന ഒരിക്കലും അറിവിന് വിഷയമാകുന്നില്ല. ഒരു വ്യക്തിയെ കണ്ടിട്ട് നമ്മൾ കരുതുന്നു അയാൾ യോഗ്യനാണ്. അത് കേവലം നമ്മുടെ ശ്രദ്ധയെ മാത്രം ആശ്രയിച്ചിട്ടാണ്, വിശ്വാസം ആശ്രയിച്ചിട്ട്. അതായത് ആ വ്യക്തി വസ്തുതാപരമായി അങ്ങനെ ആയിരിക്കണമെന്നില്ല. എന്തുകൊണ്ട്? അത് ആ വ്യക്തിയിലിരിക്കുന്ന പുണ്യ സംസ്കാരത്തെ ആശ്രയിച്ചിട്ടാണ് അയാൾ യോഗ്യനാകുന്നത്. ആ വ്യക്തിയിലിരിക്കുന്ന പാപ സംസ്കാരമാണോ പുണ്യ സംസ്കാരമാണോ എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിന് പര്യാപ്തമായ ഒരു ഇന്ദ്രിയവും നമ്മളില്ല. ചക്ഷുരാദി ജ്ഞാനേന്ദ്രിയങ്ങൾക്കോ ആന്തരികമായ മനസ്സിനോ അത് പറയാൻ പറ്റില്ല ഇവൻ യോഗ്യനാണോ. ബാഹ്യമായ അതിന് ഒരു അടയാളങ്ങളുമില്ല. പിന്നെ ബാഹ്യമായി കാണിക്കുന്ന എന്താണ്? അവൻ പുണ്യവാനെ പോലെ, പാപിയെ പോലെ എന്നുള്ളതാണ്. പുണ്യകർമ്മങ്ങൾ ബാഹ്യമായി ചെയ്യുന്നു, അതുകൊണ്ട് ഒരാൾ പുണ്യവാനാണെന്ന് നിശ്ചയിക്കാൻ ഒക്കത്തില്ല. അവന്റെ ഉള്ളിൽ അനന്തമായ സഞ്ചിതമായ പാപം ഉണ്ടെങ്കിലും അവൻ ബാഹ്യമായി പുണ്യകർമ്മം ചെയ്യും. അല്ല, അവൻ ബാഹ്യമായി ചെയ്യുന്ന പാപകർമ്മമാണ്, അതുകൊണ്ട് ഇവൻ പുണ്യവാനല്ല എന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. അവന്റെ ഉള്ളിൽ അതുപോലെ സഞ്ചിതമായ പുണ്യം ഉണ്ടെങ്കിലും ബാഹ്യമായി അവൻ പാപകർമ്മം ചെയ്യാം. അപ്പൊ അത് അസംഭവമായ കാര്യമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ മഹാനാണ് എന്ന് പറയുന്നത് കേവലം തന്റെ വിശ്വാസത്തെ ആശ്രയിക്കാതെ, ശ്രദ്ധയെ ആശ്രയിക്കാതെ സാധ്യമേ അല്ല. വസ്തുനിഷ്ഠമായി ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അക്കാര്യം അങ്ങനെയിരിക്കെ ഇവിടെ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നിർണയം എങ്ങനെ സംഭവിക്കും? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിർണയിക്കാൻ സാധ്യമല്ല. നിർണയിക്കുന്നത് എങ്ങനെയായിരിക്കും? മനുഷ്യൻ ശ്രദ്ധയായിരിക്കും, കേവലം വിശ്വാസത്തെ ആശ്രയിച്ചിട്ടായിരിക്കും. ആ അത് ചിലപ്പോൾ ഭ്രാന്തിയുമാകാം. കേവലം വിശ്വാസത്തെ ആശ്രയിച്ച് നിർണയിച്ചു കഴിഞ്ഞാൽ അത് ഭ്രാന്തിയായിപ്പോകാം. കേവല ശ്രദ്ധയെ ആശ്രയിച്ചിട്ടുള്ള നിർണയത്തിൽ നിന്ന് തന്റെ ജീവിതത്തിൽ ഒരിക്കലും മുക്തനാകാനും കഴിയത്തില്ല. കാരണം തന്റെ ശ്രദ്ധയെ ആശ്രയിച്ചാണ്. കാരണം ആ അത്തരം കാര്യങ്ങളെല്ലാം അതീന്ദ്രിയ വിഷയങ്ങളാണ്. അതീന്ദ്രിയമായ വിഷയങ്ങളെ സംബന്ധിച്ച് വിശ്വസിക്കുക, പിന്നെ എങ്ങനെ ഒരാൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കുക. ഒരു കല്ലിന്റെ കഷ്ണം എടുത്തെടുത്ത് വെച്ചിട്ട് ഇത് ഈശ്വരനാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കാം, ദോഷമൊന്നുമില്ല. എത്ര കാലം അയാൾ വിശ്വസിക്കുന്നു അത്രയും കാലം, അതുകൊണ്ട് അയാൾക്ക് പ്രയോജനം ഉണ്ടാവും. പക്ഷെ തത്വം അങ്ങനെയല്ല. അവിടെ അത്ര ശ്രദ്ധയുടെ ആവശ്യമില്ല. തത്വം പരമാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അത് സർവസ്വരൂപം പ്രത്യേക ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. പ്രത്യേക എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അത് തന്റെയും സ്വരൂപമാണ്. തന്റെ സ്വരൂപം എന്ന് പറയുന്ന ഒരിക്കലും തനിക്ക് ഒളിഞ്ഞിരിക്കത്തില്ല. തനിക്ക് സ്പഷ്ടമായിരിക്കുന്ന ഒരു കാര്യത്തിൽ പിന്നെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. അതങ്ങനെ വിശ്വസിക്കുകയും കൂടി ചെയ്താലേ ശരിയാവൂ, അങ്ങനെ ഒന്നില്ല. തത്വം തന്നിൽ സദാ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വിശ്വാസത്തെ ആശ്രയിക്കാൻ കാര്യമില്ല. സൂര്യനെ കാണുന്നതിന് മെഴുകു വെളിച്ചത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന ആ പ്രത്യേകാത്മ സംബന്ധം ആയിരിക്കുന്ന തത്വത്തെ ഇവിടെ നേരിട്ട് വെളിപ്പെടുത്തുന്ന ധാരാളം ഇതുണ്ട്, ശബ്ദങ്ങളുണ്ട്. അതിൽ നിന്ന് നേരിട്ട് ചെയ്യണം മനസ്സിലാക്കാം. എങ്ങനെ ഈ പറയുന്ന പ്രാണന്റെയും പ്രജ്ഞാത്മാവിന്റെയും എല്ലാം പരമാർത്ഥമായിട്ട്, സ്വരൂപം എന്ന് പറഞ്ഞാൽ പരമാർത്ഥമെന്നേ ഉള്ളൂ, അല്ല വേറെ അതിനർത്ഥമില്ല. ഏതൊരു വസ്തുവിനും ഒരു പരമാർത്ഥതയുണ്ട്. ആ പരമാർത്ഥമാണ് അതിന്റെ തത്വം. ഏത് വസ്തുവിനും അങ്ങനെ ഒരു പരമാർത്ഥതയുണ്ടെങ്കിൽ ആ പരമാർത്ഥത തന്നെയാണ് പ്രപഞ്ച സത്യം, പ്രപഞ്ചത്തിന്റെ സത്യം എന്നത്. അത് ഇന്ദ്രനായാലും ചന്ദ്രനായാലും എവിടെയാലും അതുണ്ട്, അജ്ഞനായാലും വിജ്ഞനായാലും എവിടെയാലും അതുണ്ട്. ഇവിടെ ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദമൊന്നുമില്ല. അതിനവിടെ പറയുന്നു പ്രത്യേകാത്മ സംബന്ധം. അപ്പൊ ഈ ശരീരത്തെ സംബന്ധിച്ചായാലും ഈ ശരീരത്തിന്റെ തത്വത്തെ, പ്രാണൻ സംബന്ധിച്ചായാലും അതിന്റെ തത്വത്തെ, ഇനി ദേവത എന്ന് പറഞ്ഞാലും അതിന്റെ തത്വത്തെ, അതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന് വെളിപ്പെടുത്തുന്ന ധാരാളം ശബ്ദങ്ങളുണ്ട്. അസ്മിൻ അധ്യായേ ഉപലഭ്യതേ അത് തന്നെ വിശദീകരിക്കുന്നു. യാവദ്ധി അസ്മിൻ ശരീരേ പ്രാണോ വസതി താവദായുഹു. ഈ ശരീരത്തിൽ ഏതുവരെ പ്രാണൻ നിലനിൽക്കുന്നു അതുവരെ ആയുസ്സുണ്ട് എന്ന് പറയുന്നു. ശരീര സംബന്ധിയായി പറയുന്നു. അവിടെ പറയുന്നു ഈ ശരീരത്തിൽ ഏതുവരെ പ്രാണനുണ്ടോ അതുവരെ ആയുസ്സുണ്ടെന്ന്. ഈ ആയുസ്സല്ലേ പ്രാണൻ? ആയുസ്സിനാണല്ലോ നമ്മൾ പറയുന്നു. ആയുസ് പോയി, ആയുസ് വന്നു, ആയുസ് നഷ്ടപ്പെട്ടു. പിന്നിവിടെ എന്താണ്? ഈ ശരീരത്തിൽ ഏതുവരെ പ്രാണൻ നിലനിൽക്കുന്നു അതുവരെ ആയുസ്സുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. പറയുന്നു ഇതി പ്രാണസീവ പ്രജ്ഞാത്മനഃ പ്രത്യഗ്ഭൂതസ്യ ആയുഷ് പ്രധാന ഉപസംഹാരയോഹ സ്വാതന്ത്ര്യം ദശയതി ദേവതാ വിശേഷസ്യ പരാചീനസ്യ. പക്ഷെ ഇവിടെ പ്രാണൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേവല പ്രാണനയല്ല. കാരണം ഇതിൽ ഈ ശരീരത്തിലെ ആയുസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീരത്തിലെ ചലനത്തെയാണ്. അത് ഈ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോയി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ചലിപ്പിക്കാം, ശരീരത്തെ ചലിപ്പിക്കാമെന്ന്. കാറ്റ് വീശിയാലും ശരീരം ചലിക്കും. അപ്പൊ ശരീരത്തിൽ പ്രാണൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ശരീരത്തിന്റെ ഊഷ്മാവാണോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതില്ല, ഊഷ്മാവില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം സ്വയം ചലിക്കുന്നില്ല, ചലനമില്ല. അതാണോ പോയെന്ന് പറയുന്നതല്ല. പിന്നെ ഇവിടെ പ്രാണൻ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് എന്താണോ? ഈ ശരീരത്തിന്റെ ചൈതന്യം, അതിനെയാ പറയുന്നത്. ചൈതന്യം, അറിവ്, ബോധം സമാനാർത്ഥമാണ്. ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ബോധം സ്ഫുരിക്കുന്നു എന്നുള്ളതുകൊണ്ട്. ആ ബോധസ്ഫുരണം ഇപ്പോൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ ശരീരത്തിൽ മരണം സംഭവിച്ചു. അപ്പോൾ ചൈതന്യമാണ് വാസ്തവത്തിൽ പ്രാണൻ. ആ ചൈതന്യത്തെയാണ് പറയുന്നത് എന്ത്? പ്രാണന്റെയും പ്രാണൻ. അല്ല, സാധാരണ പ്രാണപ്രവൃത്തി എന്ന് പറയുന്നത് കർമ്മത്തെയാണ്, ശരീരത്തിന്റെ സ്പന്ദനം. അങ്ങനെയാണ് പ്രാണം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ആ സ്പന്ദനത്തിനും ആശ്രയമായിരിക്കുന്ന അറിവ്, ചൈതന്യം, അതാണ് പ്രാണന്റെ പ്രാണ. മറ്റത് കേവല പ്രാണ. സ്പന്ദനം ശരീരത്തെ നിലനിൽക്കുന്നു. ശരി, അപ്പോൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ ചലിക്കുന്നു, മനസ്സ് പ്രവർത്തിക്കുന്നു, മനസ്സ് ചലിക്കുന്നു, പ്രാണൻ പ്രവർത്തിക്കുന്നു, പ്രാണൻ ചലിക്കുന്നു, പിന്നെ ശരീരവും ചലിക്കുന്നു. ചലനം ഒരു ഭാഗത്ത് പ്രാണപ്രവൃത്തിയായി. പക്ഷെ ശരിക്കുള്ള പ്രാണൻ എന്താണ്? ശരീരം ചലിക്കുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ശരീരം ചൈതന്യവത്തായിരിക്കുന്നു. മനസ്സ് ചലിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനസ്സ് ചൈതന്യവത്തായിരിക്കുന്നു. പ്രാണൻ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാണൻ ചൈതന്യവത്തായിരിക്കുന്നു. അപ്പൊ ആ ചൈതന്യമാണ് ഇവിടുത്തെ പ്രാണൻ. അതുകൊണ്ട് ഏത് കാലം വരെ ഈ ശരീരത്തിൽ ചൈതന്യമുണ്ടോ, അറിവുണ്ടോ, ബോധമുണ്ടോ, അതുവരെ ഇവിടെ ആയുസ്സുണ്ട് എന്നാണ്. അപ്പൊ അതാണല്ലോ ശരിയായ പ്രാണൻ. അതാണ് ഇവിടെ പറയുന്നത്, യാവധ്യാസ്മിൻ ശരീരെ പ്രാണോ വസതി താവതായുധി പ്രാണസീവ പ്രജ്ഞാത്മന. അതുകൊണ്ട് പറഞ്ഞു, ഇവിടെ പ്രാണൻ എന്ന് പറയുന്നത് എന്താണ്? പ്രജ്ഞാത്മാവാണ്, പ്രജ്ഞാസ്വരൂപമാണ്. അതാണ് ഇപ്പോഴും ആ സ്വരൂപം എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നു. ഗ്രഹിക്കുന്നത് ബാഹ്യമായി പോലും, ബാഹ്യമായി ഇന്ദ്രിയത്തിന് വിഷയമായി വരുന്ന, അറിവിന് വിഷയമായി വരുന്ന ഒന്നിനെ തത്വമായി ഗ്രഹിക്കരുത് എന്ന് പറഞ്ഞു. അതിന്റെ സ്വരൂപമായിരിക്കുന്നത് പ്രാണസീവ പ്രജ്ഞാത്മനഹ പ്രത്യഗ്ഭൂത. അതിനു മുമ്പ് പറഞ്ഞു പ്രത്യഗ്ഭൂതം സ്വരൂപമായിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ ഓരോന്നിന്റെയും, പ്രാണന്റെ, ശരീരത്തിന്റെ, ഇന്ദ്രിയങ്ങളുടെ, മനസ്സിന്റെ, എന്തിനെ? ഈ ചൈതന്യത്തിന്റെയും ഈ ചൈതന്യാനുഭവം, ആ ചൈതന്യത്തിന്റെ സ്വരൂപം എന്തുകൊണ്ട് പറയുന്നു? ചൈതന്യത്തെ നമ്മളെങ്ങനെയാ തിരിച്ചറിയുന്നു? ഈ ശരീരത്തിൽ പ്രാണനുണ്ടോ എന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയും? പ്രാണനെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല. തന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിൽ പ്രാണൻ നഷ്ടപ്പെട്ടോ? അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ശരീരത്തിന്റെ ഒരു അവയവത്തിൽ നിന്ന് പ്രാണൻ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ചില പ്രത്യേക അസുഖമൊക്കെ വരുമ്പോൾ കൈ, കാല് ഇതെല്ലാം തളർന്നു പോകും, പ്രാണം പിന്നെ പ്രവർത്തിക്കത്തില്ല. പക്ഷേ എങ്ങനെയാ പ്രാണ സാന്നിധ്യത്തെ നമ്മളവിടെ അറിയുന്നത്? എങ്ങനെ? അവിടെ നുള്ളി നോക്കും, വേദന അറിയുന്നുണ്ടോ എന്നുവെച്ചാൽ അവിടെ ചൈതന്യം ഉണ്ടോ എന്നാ പരിശോധിക്കുന്നത്. ചലനം ഉണ്ടോ എന്നല്ല, ചലനമില്ലാന്ന് നമുക്കറിയാം, ചലിക്കുന്നില്ല. പക്ഷെ അവിടെ ചൈതന്യം ഉണ്ടോ വേദന എന്ന് പറയുന്നത് എന്താണ്? അത് ചൈതന്യമാണ്, അറിവാണ്. അവിടെ അറിവിന് വിഷയമായിരിക്കുന്നു വേദന. അപ്പൊ ചൈതന്യ സാന്നിധ്യത്തെയാണ് നമ്മൾ പ്രാണനെന്നറിയുന്നത്, അല്ല ചലനത്തിന്റെ സാന്നിധ്യത്തെയല്ല. ഒരാൾ നടന്നാലും നടന്നില്ലെങ്കിലും ചലിച്ചാലും ചലിച്ചില്ലെങ്കിലും ആ ശരീരത്തിൽ ചൈതന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും. പറയില്ലേ, അതിന്റെ ഉള്ളിൽ ഓർമ്മയുണ്ട്, പുറമേ മരിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? പ്രാണസ്പന്ദനത്തെ, ബാഹ്യമായ ചലനത്തെ നിഷേധിക്കുകയും ഉള്ളിൽ ചൈതന്യ സ്പന്ദനത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ആ ചൈതന്യം അത് മതിയോ? അതും പോരാ. എന്തുകൊണ്ട്? ആ ചൈതന്യം വരുന്നു പോകുന്നു, ഒരവയവത്തിൽ ഇരിക്കുന്നു, വേറൊരവയവത്തിലില്ല. അത് പരിച്ഛിന്നമാണ്, കൈയും കാലം തടന്നുപോയി, മറ്റു ചില ഭാഗങ്ങളിൽ ഉണ്ട്, ചലനമുണ്ട്. ചിലയിടത്ത് ചൈതന്യം അനുഭവപ്പെടുന്നു, ചിലയിടത്ത് ചൈതന്യം അനുഭവപ്പെടുന്നില്ല. ആ ചൈതന്യത്തിനും വ്യത്യാസം കാണുന്നുണ്ട്. ആ ചൈതന്യത്തെ ഗ്രഹിച്ചാലും പോലെ ആ ചൈതന്യത്തിനും ഒരു മാറ്റമില്ലാത്ത സ്വരൂപമുണ്ട്. ആ മാറ്റമില്ലാത്ത സ്വരൂപത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ ശരീരത്തിൽ ഓരോ ഭാഗത്ത് ചൈതന്യം പ്രകടമാകുന്നത്, വേറൊരു ഭാഗത്ത് അപ്രകടമാകുന്നത്. അപ്പോൾ ആ ചൈതന്യ സ്വരൂപത്തെ എടുക്കും. അതിനിവിടെ പറഞ്ഞു എന്താണ്? പ്രാണ. അതിനിവിടെ പറഞ്ഞു എന്താണ്? പ്രത്യഗ്ഭൂതസ്യ, പ്രത്യേകായിരിക്കുന്നത്, ഈ അറിവിന്റെ സ്വരൂപമായിരിക്കുന്നത്. അറിവിനെ ഞാൻ അറിയുന്നുണ്ടല്ലോ, ആ അറിവിനെ എനിക്ക് പറയാൻ പറ്റൂ. അവാങ് മനഃ, വാക്കിനും മനസ്സിനും അപ്പുറമാണ് അറിവിനെ കുറിച്ച് ഞാൻ പറയുന്നു, അറിവിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു, എന്നുള്ള അറിവുണ്ടെന്ന് ഞാൻ അറിവിനെ അറിയുന്നു. പക്ഷെ അവിടെ അതിനെല്ലാം പ്രത്യഗ്ഭൂതമായിരിക്കുന്നത്, സ്വരൂപമായിരിക്കുന്നത്, അതാണെന്ത് ചെയ്യുന്നത്? പ്രത്യഗ്ഭൂതസി ആയുഷ് പ്രധാന ഉപസംഹാരമാണോ? അതാണ് പ്രാണനെ നൽകുന്നതും പ്രാണനെ എടുക്കുന്നതും, ജീവനെ കൊടുക്കുന്നതും ജീവനെ എടുക്കുന്നതും. അത് പ്രാണസ്പന്ദനമല്ല, ചൈതന്യ സ്വരൂപമാണ്. ചൈതന്യ സ്പന്ദനത്തിന് സ്വരൂപമായിരിക്കുന്നു. ചൈതന്യ സ്പന്ദനത്തെ നമ്മൾ അറിവെന്ന് പറയുന്നു. സ്വാതന്ത്ര്യം ദർശിക്കുക, അവിടെയാണ് സ്വാതന്ത്ര്യമുള്ളത്. അതിന് പ്രത്യക് എന്നുള്ള ശബ്ദം കൊണ്ടേ പറയാൻ പറ്റും, സ്വരൂപം എന്ന ശബ്ദം കൊണ്ടേ പറയാൻ പറ്റും. കേവലമായ അറിവെന്നുള്ള ശബ്ദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭ്രാന്തി ഉണ്ടാകാം. ഇനി അറിവെന്നുള്ള ശബ്ദത്തിലൂടെ ഒരാൾ സ്വരൂപത്തെ അനുഗ്രഹിക്കുകയാണെങ്കിൽ അയാളിൽ ഭ്രാന്തിയില്ല. അറിവെന്നുള്ള ശബ്ദത്തിലൂടെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ചൈതന്യ സ്പന്ദനങ്ങളെയാണ് എടുക്കുന്നതെങ്കിൽ അയാൾക്ക് വീണ്ടും ഭ്രാന്തനായി. അതുകൊണ്ട് പറയുന്നു എന്താണ് ആയുഷ് പ്രധാന ഉപസംഹാരവും സ്വാതന്ത്ര്യം എവിടെയാണ്? അതാ പ്രത്യഗ്ഭൂതമായിരിക്കുന്ന അറിവിലാണ്, ചൈതന്യത്തിലാണ്. അതിനെ അറിവെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഇന്ദ്രൻ നിന്ന് പറഞ്ഞു പ്രജ്ഞാത്മാ, പ്രജ്ഞാസ്വരൂപമാണ്. ദേവതാ വിശേഷസ് പരാജീനസ്, അല്ല ബാഹ്യമായി ഇവിടെ സംസാരിക്കുന്ന ദേവതാ വിശേഷമല്ല, പ്രത്യേകം എന്ന് പറയുന്ന ദേവതയാണ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞിടത്ത് പറഞ്ഞു എന്താണ്? തത്വമസി എന്നൊരാളെ അഭിമുഖമായി ഉപദേശിക്കുമ്പോൾ അയാൾ ഞാൻ ബ്രഹ്മമാണ് എന്ന് ധരിക്കുമ്പോൾ അയാൾ ധരിക്കേണ്ടത് ബാഹ്യമായിരിക്കുന്ന തന്റെ അറിവുൾപ്പെടെയുള്ള ഒരു സ്വരൂപത്തെയാണ്. പിന്നെ തന്നിൽ എന്തൊക്കെ തന്റെ അനുഭവത്തിന് വിഷയമായിരിക്കുന്നു അതിന്റെ എല്ലാം പരമാർത്ഥമായിരിക്കുന്ന സ്വരൂപത്തെയാണ്. അതിനെ സർവസ്വരൂപം എന്നുള്ള നിലയ്ക്ക് ഭാവാത്മകമായും ഗ്രഹിക്കാം, ഇല്ലെങ്കിൽ ഇതിനെ ഓരോന്നിനെയും നിഷേധിച്ചിട്ട് നിഷേധാത്മകമായും ബോധിക്കുക, ഇതല്ല ഇതല്ല എന്റെ തത്വമായി ബോധിപ്പിച്ച ഇതല്ല എന്നിങ്ങനെ നിഷേധ രൂപത്തിലും ധരിക്കാം, രണ്ടു രീതിയിലും ധരിക്കാം. അത് രണ്ടു രീതിയിലും ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഷകാരൻ രണ്ടു രീതിയിലും പറയുന്നത്, പ്രാണനല്ല. ഇപ്പൊ പറഞ്ഞ എന്താണ്? ഇത് ദേവതാത്മാവല്ല. പിന്നെയോ അതിന്റെ പ്രത്യഗ്ഭൂതമായിരിക്കുന്ന, പ്രത്യക് സ്വരൂപമായിരിക്കുന്ന തത്വമാണ്. ശാന്തി ശാന്തി ശാന്തി.